ബ്രഹ്മസൂത്രം ശങ്കരഭാഷ്യം പത്താം അധികരണം ജ്യോതിരധികരണം ഇരുപത്തിനാലാം സൂത്രം. ഇതും ഉപാസന പ്രകരണമാണ്. മുമ്പ് പ്രാണാധികരണ ഉപാസന പ്രകരണമാണ്. ഉപാസനാ പ്രകരണം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. പഞ്ചവൃത്തി ആയ പ്രാണന ഉപാസിക്കണമോ? പ്രാണശബ്ദം പറഞ്ഞിരിക്കുന്നുണ്ട്. അതോ പ്രാണശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ ഉപാസിക്കുന്നു? അവിടെ പറഞ്ഞു പ്രാണശബ്ദം കൊണ്ട് ബ്രഹ്മ ഉപാസനയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ജ്യോതിശബ്ദം കൊണ്ട് ഭൗതികമായ ഏതെങ്കിലും ജ്യോതിഷന് ആദിത്യനെ പോലെയുള്ള ജ്യോതിഷന് ഉപാസിക്കണമോ അതോ ബ്രഹ്മത്തെ ഉപാസിക്കണം? ഇവിടെയും പറയും ബ്രഹ്മത്തെ ഉപാസിക്കണം. അതിൽ വരുന്ന സംശയങ്ങളും അതിൻ്റെ സമാധാനവുമാണ് ഇവിടെ പറയുന്നത്. ഇതം ആമനന്തി അധഃ പരോ ദിവോ ജ്യോതിർദീപ്യതേ വിശദ പൃഷ്ഠേഷു സർവദ പൃഷ്ഠേഷു അനുത്തമേഷു ഉത്തമേഷു ലോകേഷു ഇതം ഭാവ തത് യദിദം അസ്മിൻ അന്തഃ പുരുഷേ ജ്യോതിഹി ഇതി. ഇതിനു മുമ്പിൽ ചതുഷ്പാദ് ഗായത്രിയെ കുറിച്ചുള്ള ഉപാസനയെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ചാണ്ഡില്യ ബ്രാഹ്മണം സർവം ലളിതം ബ്രഹ്മ എന്ന് പറയുന്ന ഭാഗം. ഇവിടേക്ക് ഉപാസനകളെ കുറിച്ച് പറയുകയാണ്. തത്വത്തെയും നിർദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഉപാസനാ പ്രകരണമായതുകൊണ്ട് അത് ഉപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ തത്വത്തെ പറയുന്നുണ്ട്. ബ്രഹ്മം എന്ന് പറയുമ്പോൾ അത് തത്വമാണ്. അഥ ഇനി എന്ന് പറയും. മുമ്പ് ചതുഷ്പാദ് ഗായത്രി, ആ ഗായത്രിയുടെ ഉപാസനയെ കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം അധഃ പരോ ദിവോ, അധഃ ദിവഃ പര എന്നർത്ഥം. ഈ ദ്വിലോകത്തിൽ നിന്ന് പരമായി ഉപരിയായി അധഃ ദിവ പരോ യത് ജ്യോതിഹി ദീപ്യതേ, ഇതിലോകത്തിനപ്പുറം ഏതൊരു ജ്യോതിസാണോ പ്രകാശിക്കുന്നത് തത് യതിദം അസ്മിൻ അന്തഃ പുരുഷ ജ്യോതി എന്ന് അതിനോട് അന്വയിക്കും. അധഃ ദിവപരവോ യത് ജ്യോതിഹി ദീപ്യതേ തത് അത് തന്നെയാണ് ഇതിതം അന്തഃപുരുഷ ഈ പുരുഷന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ജ്യോതിസ്, ദ്വിലോകത്തിനും അപ്പുറം പ്രകാശിക്കുന്ന ആ ജ്യോതിസ് തന്നെ ഈ പുരുഷന്റെ ഉള്ളിലും പ്രകാശിക്കുന്ന ജ്യോതിസ്. എന്നിട്ട് ആ ജ്യോതിസിനെ വിശദീകരിക്കുകയാണ്. അതെവിടെയാണ് പ്രകാശിക്കുന്നത്? പറയുന്നു, വിശദ പൃഷ്ഠേഷു വിശ്വസ്മാത് പ്രാണിവർഗാത് ഉപരി. സർവ വിശ്വം എന്ന് വെച്ചാൽ സർവം എന്നുള്ള അർത്ഥം. സർവ പ്രാണിവർഗത്തിനും ഉപരിയായിട്ട് അത് പ്രകാശിക്കുന്നു. പിന്നെ സർവധ പൃഷ്ഠേഷു സർവ ലോകങ്ങൾക്കും ഭൂർഭു സ്വഹ മഹ എന്നെല്ലാം പറയുന്ന ഈ ലോകങ്ങൾക്കെല്ലാം ഉപരിയായി പ്രകാശിക്കുന്നു. അനുത്തമേഷു ഉത്തമേഷു ഉത്തമമായ ലോകങ്ങളെല്ലാം അത് പ്രകാശിക്കുന്നു. അനുത്തമേഷ് അതിനുപരി ഒരു ഉത്തമ ലോകമില്ല, അതാണ് അനുത്തമം എന്ന് പറയുന്നത്. വിദ്യന്റെ ഉത്തമ എഭ്യ ഏതൊരു ലോകത്തിനപ്പുറമാണോ പിന്നെ ഉത്തമ ലോകങ്ങളില്ലാത്ത അതിന് അനുത്തമം എന്ന് പറയുന്നു. അനുത്തമം എന്ന് പറഞ്ഞാൽ ഉത്തമം അല്ലാത്തതെന്നല്ല. ഉത്തമത്തിന് വിപരീതം എന്നുള്ളതല്ല, അതിനപ്പുറം ഒരു ഉത്തമ ലോകമില്ല. അങ്ങനെ ഉത്തമമായ ലോകങ്ങളിൽ ചുരുക്കത്തിൽ എന്താണ്? സർവ സംസാര മണ്ഡല അതീതം. ഈ സർവ സംസാര മണ്ഡലത്തിനും അതീതമായി ഏതൊരു ജ്യോതിസ്സാണോ പ്രകാശിക്കുന്നത്, പരംജ്യോതിഹി, അതെന്താണ്? ഇതമേവ ദേഹസ്ഥമേവ, ഈ ദേഹത്തിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ജ്യോതിസ് തന്നെയാണ്. തത്ര സംശയം, ഇവിടെ സംശയം വരുന്നു. ആർക്ക്? വൈദികന്, വേദ അധ്യയനം ചെയ്യുന്നവന്, വേദ താല്പര്യത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്ന ഒരുവന് സംശയം വരും. ഏത് ജ്യോതിസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? കിമിഹ ജ്യോതിശബ്ദേന ആദിത്യാദി ജ്യോതിര വിധീയതേ കിം ആ പരമാത്മേരി. ഇവിടെ ജ്യോതിസ് എന്നുള്ള ശബ്ദം കൊണ്ട് ആദിത്യാദി ജ്യോതിസിനെയാണോ പറയുന്നത് അതോ പരമാത്മാവിനെയാണോ? പരമാത്മാവിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ, അത് പ്രകാശമാണ്, സ്വയം പ്രകാശമാണ്. പിന്നെ ആദിത്യനും പ്രകാശമുള്ളതാണ്, സംശയം വരുന്നു. മുമ്പ് ഉള്ള ഭാഗങ്ങളും ഇവിടെ നിന്നുള്ള വ്യത്യാസം എന്താണ്? അർത്ഥാന്തര വിഷയസ്യവി ശബ്ദസ്യ തൽ ലിംഗാത് ബ്രഹ്മ വിഷയത്വം ഉക്തം. ഒരു ശബ്ദം അർത്ഥാന്തര വിഷയമാണെങ്കിൽ എന്ന് വെച്ചാൽ മറ്റർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു ശബ്ദ, ഉദാഹരണം ആകാശം എന്ന് പറഞ്ഞാൽ ഭൂതാകാശം, പ്രാണൻ എന്ന് പറഞ്ഞാൽ പഞ്ചവൃത്തി പ്രാണൻ, ഇതാണ് അർത്ഥാന്തരങ്ങൾ. അതിനെല്ലാം ഓരോ അർത്ഥമുണ്ട്, അതാണ് മുഖ്യ അർത്ഥം. ആകാശം എന്ന് പറഞ്ഞാൽ ഭൗതിക ആകാശമാണ് മുഖ്യം. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ വർത്തിക്കുന്ന പഞ്ചവൃത്തി പ്രാണനാണ്. അങ്ങനെ അർത്ഥാന്തരങ്ങൾ, അന്യാർത്ഥങ്ങളുള്ള ശബ്ദങ്ങൾക്ക് മുൻ പ്രകടനങ്ങൾ എന്ത് ചെയ്തു? തൽലിംഗ ആകാശ തൽലിംഗ അതേവ പ്രാണഹ തൽലിംഗ, അതിന് മറ്റർത്ഥങ്ങളുണ്ടെങ്കിലും ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിന് സാമർഥ്യമുള്ള ശബ്ദങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ടെന്താണ്? ബ്രഹ്മ വിഷയത്വം ഉക്തം, അതിൻ്റെ എല്ലാം താല്പര്യം ബ്രഹ്മമാണെന്ന് പറഞ്ഞു മുമ്പ്. പ്രാണശബ്ദത്തിൻ്റെ താല്പര്യം ബ്രഹ്മമാണ്, ആകാശ ശബ്ദത്തിൻ്റെ താല്പര്യം ബ്രഹ്മമാണ്. എന്തുകൊണ്ട്? ആ താല്പര്യത്തെ പ്രകാശിപ്പിക്കുന്നതിന് സമർത്ഥമായ ശബ്ദങ്ങൾ, അതിനാണ് ലിംഗങ്ങളെന്ന് പറയുന്നത്. അതവിടെയുണ്ട്, അതെല്ലാം വിശദീകരിച്ചാണ്. പക്ഷെ ഇവിടെയാണെങ്കിലോ ഇഹതു തത് ലിംഗമേവ അസ്ഥി നാസ്തി ഇത് വിചാരി. ഇവിടെ അത്തരത്തിലുള്ള ശബ്ദങ്ങളുണ്ടോ ഇല്ലയോ എന്നാണ് ഇവിടുത്തെ വിചാരം. ഇവിടെ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു ശബ്ദത്തെ കിട്ടുമോ? ജ്യോതിഷ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ വെളിപ്പെടുത്തുന്ന ഏതെങ്കിലും ശബ്ദങ്ങൾ ഇവിടെയുണ്ടോ എന്ന് പരതി നോക്കുകയാണ്. എന്നുവെച്ചാൽ ഇവിടെ ശ്രോതാവിനെ സംബന്ധിച്ച് ശ്രുതിയുടെ താല്പര്യം എന്താണെന്നറിയാം. ശ്രുതി തന്നെ ബോധിപ്പിക്കുന്നത് ഇന്നതാണെന്നറിയാം. അപ്പൊ അതാണ് ശ്രുതിയുടെ മുഖ്യമായ താല്പര്യം, ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയെന്ന്. പക്ഷേ ശ്രുതിയിൽ എല്ലാ ഭാഗത്തും അതാണോ താല്പര്യപ്പെടുന്നത്? അതാണ്. സ്പഷ്ട ബ്രഹ്മലിംഗങ്ങൾ ഉള്ളിടത്തെന്ന് വെച്ചാൽ സ്പഷ്ടമായും ഇത് ബ്രഹ്മമാണ് എന്നും ബോധിപ്പിക്കുന്ന ഭാഗങ്ങളെ സംബന്ധിച്ച് അവിടെ നിന്നാണ് താല്പര്യം കിട്ടുന്നത്. ഇവിടെ പറയുന്നത് ബ്രഹ്മതത്വത്തെയാണോ? അത് സ്പഷ്ടതയുള്ളിടത്തു നിന്ന് കിട്ടും, പക്ഷേ മറ്റു ചില സ്ഥലങ്ങളിൽ അസ്പഷ്ടമായിരിക്കും. അത് പല താല്പര്യങ്ങളെ ബോധിപ്പിക്കുന്നു എന്നാലോ എന്ന് വന്നാൽ പറഞ്ഞാൽ വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദ്ദേഹം വദ നിശ്ചിത്യ ഏന ശ്രേയോഹം ആപ്നീയ. വ്യാമിശ്ര വാക്യങ്ങളാണെങ്കിൽ ബുദ്ധിക്ക് കുഴപ്പം വരും. അതാണോ ഇതാണോ എന്താണ് ശ്രുതി താല്പര്യപ്പെടുന്നു? ശ്രുതി പ്രാണനെ ഉപാസിക്കാൻ പറയുന്നു, അതോ ആദിത്യനെ ഉപാസിക്കാൻ പറയുന്നു, അതോ ജ്യോതിഷനെ ഉപാസിക്കാൻ പറയുന്നു, അതോ ബ്രഹ്മത്തെ ഉപാസിക്കാൻ പറയുന്നു എന്നുള്ള ആശയക്കുഴപ്പമുണ്ടോ? വിചാര്യത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് അവിടെ വിചാരം ആവശ്യമായി വരുന്നു. ആഗമം ഒരു വിചാരത്തെ അപേക്ഷിക്കാതെ തന്നെ തത്വത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയാനുള്ള കാര്യം നേരിട്ട് പറയും, ഇതാണ് സത്യം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ വിചാരത്തിന്റെ ആവശ്യമില്ല. അത് സാക്ഷാത് പ്രമാണമായി, സാക്ഷാത് നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ തത്വബോധത്തിന് അത് പ്രമാണമായി. പക്ഷെ ശ്രുതി എല്ലായിടത്തും അങ്ങനെ അല്ല, ചിലടത്ത് നേരിട്ട് ബോധിപ്പിക്കത്തില്ല, ചിലടത്ത് അത് അറിയാനല്ല ആവശ്യപ്പെടുന്നു, ഇതാണ് തത്വം നീ അറിയുക എന്നല്ല, മറിച്ച് നീ അനുഷ്ഠിക്കുക പ്രവർത്തിക്കുക എന്നാ പറയുന്നു. ബാഹ്യമായൊന്നും പ്രവർത്തിക്കേണ്ട, ആന്തരികമായി പ്രവർത്തിക്കുക, ധ്യാനിക്കുക. ധ്യാനം എന്ന് പറയുന്നത് മാനസിക പ്രവൃത്തിയാണ്. ചിലടത്ത് പറയുന്നു മാനസികമായ പ്രവൃത്തിയും വേണ്ട, എങ്ങനെയാണോ കണ്ണു തുറന്ന് മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കണ്ടിട്ട് ഇത് വസ്തുവാണെന്നറിയുന്നത്, അവിടെ മാനസിക പ്രവൃത്തിയില്ല. മാനസിക പ്രവൃത്തിക്ക് എന്താ വേണ്ടത്? ഇച്ഛാശക്തി വേണം. ഇച്ഛാശക്തി കൊണ്ട് മനസ്സിനെ ആ വിഷയത്തിൽ നിർത്താൻ ശ്രമിക്കണം. ഇച്ഛാശക്തി കൊണ്ട് മനസ്സിനെ ഒരു വിഷയത്തിൽ നിർത്തി ആ വിഷയത്തിന്റെ പരമാർത്ഥത്തെ ബോധിക്കണം. അതാണ് മാനസിക പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ സാധനം പറയുള്ളൂ എനിക്ക് ആദ്യം അത് നോക്കിയിട്ട് മനസ്സിലായില്ല, പിന്നീട് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കി ചിന്തിച്ചോ മനസ്സിലായി. ഒരാളെ കാണുമ്പം പറയും, വളരെ കാലം കാണാതിരുന്ന ഒരാളെ കാണുമ്പം പറയും കണ്ടിട്ട് മനസ്സിലായില്ല. പക്ഷെ അയാളെ സൂക്ഷിച്ച് നോക്കി അയാളുടെ ആകാരവും രൂപഭംഗിയും എല്ലാം നോക്കി പിന്നെ ഭൂതകാലവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ച് ഒടുവിൽ നിർണയിക്കുന്നു ഇത് ഇന്നാരാണ്. അത് മാനസിക ക്രിയ. ഇതിനാണ് ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത്. ചിലടത്ത് അങ്ങനെയല്ല, കാണുന്നു മനസ്സിലാകും, നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ മുമ്പിൽ കാണുന്നു ആ ഇത് ഇന്നാരാണ്, അവിടെ മനസ്സിൽ ക്രിയ എന്നില്ല. ക്രിയ എന്ന് പറയുന്നത് എന്താണോ, ഇച്ഛാശക്തിയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു, അഹന്തയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. ഇച്ഛാശക്തി അഹന്തയെ ആശ്രയിച്ചിരിക്കുന്നു, അഹം എന്നുള്ള ആ ഭാവം. അഹംഭാവത്തെ ആശ്രയിച്ച് ഇച്ഛാശക്തി ഇരിക്കും. ആ ഇച്ഛാശക്തി കൊണ്ട് അവിടെ മനസ്സുകൊണ്ട് പ്രയത്നിക്കുന്നു. എന്താണോ തന്റെ മുമ്പിൽ ഇരിക്കുന്നത് അതിന്റെ വാസ്തവം എന്താണെന്നറിയാൻ കൊണ്ടവിടെ ആ തത്വം പ്രകാശിക്കുന്നു. ഇതാണ് ധ്യാനത്തിൽ സംഭവിക്കുന്നത്. യോഗികൾ പറയുന്ന ഇതാണ്, വിഷയത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് വിഷയത്തിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നതാണ് ധ്യാനത്തിൽ സംഭവിക്കുന്ന മാനസിക പ്രവൃത്തി ഇടഫലം. അതിനെ പറയുന്നതാണ് തത്വ സാക്ഷാത്കാരം എന്ന് പറയും. എങ്ങനെയുള്ള തത്വ സാക്ഷാത്കാരം? ഉപാസനയിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെയുള്ള തത്വ സാക്ഷാത്കാരം. യോഗികൾ അങ്ങനെ പറയുന്നു. അവിടെ അഹന്ത ഇച്ഛാശക്തി, അതുകൊണ്ട് എന്താണ് മനസ്സിന് കൊടുക്കുന്ന ബലം, നമ്മുടെ മനസ്സിന് ബലം കൊടുക്കണം, ഇല്ലെങ്കിൽ സാധ്യമുണ്ട്. നമുക്ക് ധ്യാനിക്കണമെങ്കിൽ ഒരു വിഷയത്തിൽ മനസ്സിനെ ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന് ബലം കൊടുക്കണം. മനസ്സിന് ബലമില്ലാത്തവന് അത് സാധ്യമുണ്ട്. നാസ്തി യോഗ സമം ബലം, യോഗത്തിന് സമമായ ഒരു ബലമില്ല എന്ന് പറയും. ആ ബലമില്ലാത്തവന് ഇതിപ്പോ ഉപാസനയുടെ പ്രകടനമാണ്. അതുകൊണ്ടാ പറയും, അപ്പോ അവന് ധ്യാനിക്കാൻ പറ്റത്തില്ല. മനസ്സിന് ബലമില്ലാത്തവൻ ധ്യാനിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ട്, മനസ്സിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അവനൊരു സ്ഥലത്ത് മനസ്സിനെ കൊണ്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അവന്റെ മനസ്സ് ഉറയ്ക്കും, എല്ലാ മനസ്സുകളും ഉറയ്ക്കും മനസ്സിന് ഇഷ്ടമുള്ളിടത്ത്. മനസ്സിനിങ്ങനെ വിഷയങ്ങളുടെ പിറകെ പാഞ്ഞു നടക്കുന്നതാണ് ഇഷ്ടം. ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകുന്ന സുഖമുള്ള കാര്യങ്ങൾ, ആസ്വാദ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് പോവുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, ആ വിഷയങ്ങളിൽ മനസ്സുറയ്ക്കുന്നു. താൻ ആഗ്രഹിക്കുന്ന അതല്ല, താൻ ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സ് ശിവനിൽ ഉറയ്ക്കണം, വിഷ്ണുവിൽ ഉറയ്ക്കണം, ദേവനിൽ ഉറയ്ക്കണം, ദേവിയിൽ ഉറയ്ക്കണം, അവിടെയെങ്കിലും മനസ്സ് നിൽക്കത്തില്ല. പക്ഷെ മനസ്സ് ഉറയ്ക്കുന്നുണ്ട്. എന്താ അവിടെ എന്തെന്റെ പോരായ്മ? അവിടെ ഇച്ഛാശക്തിയില്ല, ബലമില്ല മനസ്സ്. അതും ആ ബലം കിട്ടേണ്ടതും ഇങ്ങനെ അഭ്യാസം കൊണ്ട്. ആ അഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിനെ താൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ഉറപ്പിക്കുന്നതിനുള്ള അഭ്യാസം. ആ അഭ്യാസം കൊണ്ട് വേണം അത് കിട്ടേണ്ടത്. അവിടെ ഇച്ഛാശക്തി വേണം, അഹം ഭാവം വേണം. അവിടെയാണ് ഉപാസന അല്ലെങ്കിൽ ധ്യാനം വരുന്നത്. ജ്ഞാനത്തിൽ അങ്ങനെ അല്ല. ജ്ഞാനത്തിൽ അവിടെ ക്രിയയില്ല. അഹംഭാവം അല്ലെങ്കിൽ കർത്തൃത്വ ബുദ്ധി, ധ്യാനിക്കുന്നിടത്ത് കർത്തൃത്വ ബുദ്ധി ഉണ്ടെന്നാണ്. ഞാൻ ധ്യാനിക്കുന്നു, ഞാനിത് ധ്യാനം ആരംഭിക്കുന്നു, ഞാൻ ഇത്ര സമയം വരെ ധ്യാനിക്കും, ഞാൻ ഇത്ര സമയം വരെ എൻ്റെ മനസ്സിനെ ഈ വിഷയത്തിൽ നിർത്തും, അവിടെയെല്ലാം കർത്തൃത്വ ബുദ്ധിയുണ്ട്. ജ്ഞാനത്തിൽ അതിനൊന്നും അവസരമില്ല. ഇന്ദ്രിയ ബന്ധം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനത്തിലായാലും ശരി, കണ്ണു തുറക്കുന്നു, ഞാൻ മുമ്പേ ഇരിക്കുന്ന ആൾ നോക്കുന്നു, ഇതാ ഇതാണ് എൻ്റെ മുമ്പേ ഇരിക്കുന്ന ആൾ, ബോധമുണ്ടാകുന്നു. അവിടെ ഇന്ദ്രിയാർത്ഥ സന്നികർഷം ഉണ്ടാകുമ്പോൾ അവിടെ ഇച്ഛാശക്തി വേണ്ട, കർത്തൃത്വ ബുദ്ധി വേണ്ട, ജ്ഞാനം സഹജമായി തന്നെ സംഭവിക്കുന്നു. ജ്ഞാനം ഉണ്ടാകാതിരിക്കാൻ പറ്റുന്നില്ല, ജ്ഞാനത്തെ തടയാൻ പറ്റുന്നില്ല. സാറിന് പറയാറില്ലേ, നോക്കിയാൽ കാണാതിരിക്കാൻ പറ്റത്തില്ല, അതൊക്കെ ഇഷ്ടമോ അനിഷ്ടമോ എന്നുള്ളതല്ല. പോയി എനിക്കത് കാണാൻ ഇഷ്ടമില്ല എന്ന് ചിന്തിക്കാൻ നിവൃത്തിയില്ല, എനിക്കത് ഇഷ്ടമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, നോക്കിക്കഴിഞ്ഞാൽ കാണും, അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അവിടെ ക്രിയയില്ല എന്ന് പറയുന്നത്. ക്രിയ എന്ന് പറയുന്നത് എപ്പോഴും കർത്തൃത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇതങ്ങനെയല്ല, എന്താണ് ബുദ്ധിയുടെ ഒരു സഹജമായ പ്രകാശം. മനസ്സിന് ഇന്ദ്രിയത്തിന് വിഷയ സംബന്ധം വരുന്നു, ഉടനുള്ളിൽ അറിവുണ്ടാകുന്നു. ഇതാണ് ജ്ഞാനത്തിന്റെ വിശേഷത. അതിൽ മനസ്സിനെ നിയോഗിക്കാനോ അതിൽ നിന്ന് മനസ്സിനെ തടയാനോ തനിക്ക് ശേഷിയില്ല, രണ്ടും കഴിയത്തില്ല. ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ നോക്കി ഇതിനെ അറിയണ്ടെന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റില്ല, നോക്കിയാൽ അറിവുണ്ടാവുമല്ലോ. ഇതായിരുന്നതാണ് എനിക്കിതിനെ അറിയണമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല, നോക്കിയാൽ അറിവുണ്ടാവും. മറ്റൊരു പ്രവൃത്തിക്ക് അവിടെ അവസരമില്ല. പ്രകാശം പോലെ അതിന് ഉദാഹരണം, അഗ്നിയിലേക്ക് നോക്കുന്നു, ചക്ഷുനിന്ദ്രിയ അഗ്നിയെ ഗ്രഹിക്കുന്നു, ജ്ഞാനം ഉടനെ ഉണ്ടാകുന്നു, ഇത് അഗ്നിയാണ്. അവിടെ ഇന്ദ്രിയത്തിന് പഠിപ്പിക്കേണ്ട കാര്യമില്ല, നീ അവിടെ പോയി അഗ്നിയിൽ നിന്ന് അതിൻ്റെ അറിവിനെ എനിക്കുണ്ടാക്കി, അതൊന്നും പറയേണ്ട കാര്യമില്ല. ശരി, എന്തായാലും നീ അഗ്നിയെ കണ്ട സ്ഥിതിക്ക് അത് ശരി, പക്ഷെ എനിക്ക് അഗ്നിയുടെ അറിവ് വേണ്ട, നിഷേധിക്കാനും പറ്റത്തില്ല. അത് ഹേയ ഉപാധേയ ശൂന്യമാണ്. ഇത് പറയുന്നതെല്ലാം ചക്ഷുരേന്ദ്രിയത്തിന്റെ കാര്യം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എന്തിന്റെ കാര്യം? ശ്രുതിയുടെ കാര്യം. ശ്രുതി എന്താണ്? തനിക്ക് അഭിമുഖമായി, എങ്ങനെയാണോ ചക്ഷുരേന്ദ്രിയം തനിക്ക് അഭിമുഖമായിരിക്കുന്ന ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത്, തനിക്ക് അവിടെ എല്ലാം ഉണ്ടെങ്കിൽ മനസ്സും ഇന്ദ്രിയവും ശരീരവും എല്ലാം വേണം. അതുപോലെ തന്നെ അഭിമുഖീകരിച്ച് ശ്രുതി ബോധിപ്പിക്കുകയാണ്, നിന്റെ തത്വം ഇന്നതാണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ബോധം ഉണ്ടായാലേ പറ്റൂ. അതിന് മാറാൻ പറ്റത്തില്ല. അങ്ങനൊരു ബോധം ഉണ്ടായാലേ പറ്റും. നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത് മാങ്ങയാണെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെ ഇത് ചക്കയാണെന്ന് ആർക്കും ബോധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ശബ്ദം നേരിട്ട് അർത്ഥത്തെ ബോധിപ്പിക്കുന്നു, മറ്റൊന്നായിട്ട് ബോധിക്കാൻ കഴിയത്തില്ല. അവിടെ എന്താണ്? അവിടെ തനിക്ക് യത്നത്തിന്റെ ആവശ്യമുണ്ട്. യത്നം കൂടാതെ തന്നെ അത് വസ്തുബോധം പ്രകാശിക്കുന്നു. ഇപ്പോ പ്രമാണപ്രവൃത്തിയിൽ കർത്തൃത്വ ബുദ്ധിയോ യത്നമോ ഒന്നും കൂടാതെ തന്നെ വസ്തുബോധം തനിയെ പ്രകാശിക്കുന്നു. അത് ഭൗതികമായ വസ്തുക്കളെ സംബന്ധിച്ചാലും ശരി, ആത്മവസ്തുവിനെ സംബന്ധിച്ചാലും ശരി. അങ്ങനെ പറഞ്ഞു. ഒരാളെ തന്നെ കാണുന്നു, മറ്റൊരുവനെ കാണുന്നു, കണ്ടിട്ട് ചോദിക്കുന്നു, നീ ഇന്ന ആളല്ലേ? അയാൾ ബോധിച്ചിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നു. എന്ത് ചെയ്തു? അവിടെ ബോധം ഉണ്ടായിക്കഴിഞ്ഞു. ബോധം ഉണ്ടായതിനു ശേഷമാണ് പിന്നെ വികല്പങ്ങളൊക്കെ വരുന്നത്. ബോധത്തിന് മുമ്പ് വികല്പമൊന്നുമില്ല. ആദ്യം ബോധം ഉണ്ടാകുന്നു, പിന്നെ വരാം, നീ ഇന്നാരുടെ മകനാണോ, ഇന്നാരുടെ ജ്യേഷ്ഠനാണോ, അതൊക്കെ പിന്നീട് വരാം. ആദ്യം എന്ത് ചെയ്യുന്നു? വസ്തുവിന്റെ ബോധം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ സംഭവിക്കുന്നു. അതാണ് പറയുന്നത് സ്പഷ്ട ബ്രഹ്മലിംഗങ്ങളാണ്. അവിടെ സ്പഷ്ടമായി ബോധിക്കുന്ന തത്വത്തെ ബോധിക്കുന്നു. തത്വത്തെ അതിന് ഒരു കാരണം പറയും, എന്താണ്? അവന് വ്യുത്പത്തി ഉണ്ടായിരിക്കുന്നു. ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരിക്കും. എങ്ങനെയാണോ കണ്ണ് സഹജമായി മുമ്പിലിരിക്കുന്ന നിറം ആകൃതി ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നു, അതിനൊരു സാമർഥ്യം കണ്ണിനുണ്ടായിരിക്കുന്നു. കണ്ണിനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിലോ, കറുപ്പിന് ചുവപ്പായി കാണും, വലുതിനെ ചെറുതായി കാണും, അതൊക്കെ സംഭവിക്കും. അപ്പൊ അങ്ങനെ ദോഷദൂഷിതമല്ലാത്ത ബാഹ്യേന്ദ്രിയത്തെ കൊണ്ട് ഒരു വസ്തുവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ സഹജമായി ഗ്രഹിക്കുന്നത് പോലെ, അനായാസമായി ഗ്രഹിക്കുന്നത് പോലെ ശ്രുതി എന്ത് ചെയ്യുന്നു? തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ ആ ബോധത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ട ശബ്ദാർത്ഥ പരിചയവും മറ്റുമുള്ള ഒരുവന് ബോധമുണ്ടാകും. ശ്രുതി ബോധിപ്പിക്കുന്ന എന്തിനെ? പുസ്തകത്തെയോ മേശയോ ഒന്നുമില്ല, അത് ബോധിപ്പിക്കുന്നത് പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്, സത്യത്തെ. ശ്രോതാവിൻ എന്ത് ചെയ്യുന്നു? പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നു. എന്തായി പറഞ്ഞു വന്നത്? അതായത് ഒരു വസ്തുവിന്റെ പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി കർത്തൃത്വം, മാനസികമായ ക്രിയ ഇതിനെല്ലാം ആശ്രയിച്ച് ഒരാൾ ധ്യാനിച്ച് ആ വസ്തുവിന്റെ പരമാർത്ഥ ജ്ഞാനത്തെ ഉണ്ടാകും. എന്താണ് ഇതിന്റെ തത്വം എന്ന് ഗ്രഹിക്കുന്നു, അതാണ് ഉപാസന. ജ്ഞാനം അങ്ങനെയല്ല, കർത്തൃത്വം മഹന്ത ഇതിനൊന്നും ആശ്രയിക്കാതെ എന്താണോ സഹജമായി തന്നിലുള്ളത് അതിന് മാത്രം ആശ്രയിച്ചുകൊണ്ട് കൃത്രിമമായി ഒന്നിനെ ആശ്രയിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ശ്രവണം വേണമെങ്കിൽ എന്താണ്, ശരീരം വേണം, ചക്ഷുരിന്ദ്രിയം വേണം, തൻ്റെ ഉള്ളിൽ അന്ധക്കരണം വേണം, അതിൽ അഹംബോധം വേണം, അതൊക്കെ സഹജമായി നിലനിൽക്കുന്ന കാര്യങ്ങൾ. പ്രാഥമികമായി ബോധമുണ്ടാക്കുന്നതിന് വേണ്ട കരുക്കൾ അതെല്ലാം ഉണ്ടായിരിക്കും. അതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള മാനസിക ക്രിയകളും കൂടാതെ കർത്തൃത്വ ബുദ്ധിയും കൂടാതെ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു, അതാണ് ജ്ഞാനം. ഉപാസനയിൽ തത്വത്തിന്റെ യഥാർത്ഥ ബോധം ഉണ്ടാകുന്നതിന് യത്നം ആവശ്യമാണ്. യത്നം എന്ന് സാധാരണ പറയുന്നത് എന്താണ്? ഒരാൾ സ്വന്തം കർത്തൃത്വ ബുദ്ധി ആശ്രയിച്ച് പ്രവർത്തിക്കുമ്പോഴേ തന്നെ യത്നം എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അതിനെ നമ്മൾ യജ്ഞമെന്ന് പറയത്തില്ല. ഞാനിപ്പോൾ വെറുതെ ഇരുന്നെന്ന് ചൊറിയുന്നു, അത് യത്നമല്ല. എന്തുകൊണ്ട്? അത് സഹജമായി സംഭവിക്കുന്ന കാര്യമാണ്. അതിനു മുമ്പ് ഞാൻ വിചാരിക്കുന്നില്ല ഞാനിപ്പോൾ ചൊറിയും, ചൊറിഞ്ഞ് അടങ്ങും, ശരി, എന്നാലിത് ചൊറിയാൻ ആരംഭിക്കുന്നു. കർത്തൃത്വ ബുദ്ധിയോടെ വരുന്നില്ല. ഞാൻ സംസാരിക്കുന്നു, ശരീരം കൈയും കാലുമൊക്കെ അനങ്ങുന്നു, തല അനങ്ങുന്നു, ഇവിടെയൊന്നും കർത്തൃത്വ ബുദ്ധിയില്ല, സഹജമായ വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാറ്റ് വീശുമ്പോൾ വൃക്ഷത്തിൻ്റെ ശിഖരം അനങ്ങുന്നു, അവിടെ കർത്തൃത്വ ബുദ്ധിയുണ്ടല്ലോ. അത് കാറ്റ് വീശുക എന്ന് പറയുന്നതിൻ്റെ സ്വഭാവമാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ സഹജപ്രവൃത്തി എന്ന് പറയുന്നിടത്ത് കർത്തൃത്വ ബുദ്ധിയില്ല. പക്ഷെ ഉപാസനയിൽ അങ്ങനെയല്ല. അവിടെ ആദ്യം അവന് ചില തീരുമാനങ്ങൾ എടുക്കുന്നു, എനിക്ക് ഇന്ന എൻ്റെ ധ്യേയമായിരിക്കുന്ന വസ്തുവിൻ്റെതാണ്, അവിടെ ഞാൻ ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആരംഭിക്കാൻ പോവുകയാണ്, എനിക്കവിടെ ധ്യേയത്തിൻ്റെ തത്വം സാക്ഷാത്കരിക്കണം, അവിടെയെല്ലാം കർത്തൃത്വ ബുദ്ധി ആശ്രയിച്ചാൽ നടക്കുന്നു. ജ്ഞാനത്തിലാണെങ്കിലും ഇതൊന്നുമില്ല. ശ്രുതി ഇവിടെ എന്ത് ചെയ്യുന്നു? തത്വത്തെ ബോധിപ്പിക്കുന്നു. ശ്രോതാവ് എന്ത് ചെയ്യുന്നു? തത്വത്തെ ബോധിക്കുന്നു. അങ്ങനെ ബോധിക്കുന്നതിനെയാണ് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നു. അപ്പൊ ജ്ഞാനത്തിലെ തത്വജ്ഞാനം എന്ന് പറയുന്നത് അതാണ് സഹജമായി ബോധിക്കുന്നത്. ഉപാസനയിൽ തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? തന്റെ പ്രയത്നം കൊണ്ട് നേടുന്നത്. അപ്പൊ ജ്ഞാനവും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസത്തെ പറയാൻ വേണ്ടി പലയിടത്തും പറയുന്നതാണ് ഇന്ന കർമ്മണ. വിജ്ഞാനം ഇത് കർമ്മം കൊണ്ട് നേടുന്ന ഒന്നല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. അപ്പൊ അവിടെ വച്ച് മനസ്സിലാക്കണം എന്താണ്? ശ്രുതി ഉപദേശിക്കുമ്പോൾ ശ്രോതാവിനുണ്ടാകുന്ന തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥ ബോധം എന്ന് പറയുന്നത് എന്താണ്? അത് സഹജമായി എന്തെങ്കിലും തന്നിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഒന്നുമല്ല. കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുമ്പ് ഇരിക്കുന്ന വസ്തുവിനെ തനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് പോലെ, അതാണ് സഹജജ്ഞാനം. അതിനാണ് അത് വിശദീകരിച്ചത്. അതുപോലെ ശ്രുതി തന്നെ ഉപദേശിക്കുമ്പോൾ അതേ അനായാസതയിൽ സഹജമായി എന്താണോ ഒരുവന്റെ ബോധത്തിൽ വരുന്നത്, അത് തന്റെ പരമാർത്ഥമായ സ്വരൂപത്തെക്കുറിച്ചാണെങ്കിൽ അതിനെയാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. അത് പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ അതിനെ ഗ്രഹിച്ചേ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ഇന്ദ്രിയത്തിന് ഈ വസ്തുവുമായിട്ടാണ് സന്നിവേഷം വരുന്നതെങ്കിൽ ഇതിനെ ഗ്രഹിച്ചേ പറ്റൂ, മറ്റൊന്നിനെ എനിക്ക് ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജ്ഞാനം തന്നെ ഉണ്ടായേ പറ്റും. അപ്പൊ ശ്രുതി ബോധിപ്പിക്കുന്നത് തത്വമാണെങ്കിൽ ആ ശ്രോതാവിന് ആ തത്വത്തിന്റെ ജ്ഞാനം ഉണ്ടായേ പറ്റുമോ? തടയാൻ പറ്റത്തില്ല. കർത്തും അകർത്തും മന്യതാവാ കർത്തും ശക്യം ശക്യം. ഇത് പ്രവൃത്തി അങ്ങനെയല്ല. എനിക്ക് കുറച്ച് ധ്യാനിക്കാം, എനിക്ക് ധ്യാനിക്കാതിരിക്കാം, ധ്യാനിച്ചാൽ എനിക്ക് ഏകാഗ്രത കിട്ടാം കിട്ടാതിരിക്കാം, ധ്യാനിച്ചാൽ എനിക്ക് തത്വത്തെ സാക്ഷാത്കാരം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, ഇതെല്ലാം സംഭവിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വ്യക്തമായി പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിചാരിയതേ, ഇവിടെ വിചാരം ആവശ്യമായി വന്നിരിക്കുന്നു. മറിച്ചാണെങ്കിലോ, ശ്രുതി ബോധിപ്പിക്കുന്നു, ശ്രോതാവ് ബോധിക്കുന്നു, ഇതിന്റെ ഇടയ്ക്ക് മറ്റൊന്നുമില്ല. എന്തിനെ ബോധിക്കും? ആ തത്വത്തെ തന്നെ ബോധിക്കും, പരമാർത്ഥത്തെ തന്നെ ബോധിക്കും. ഇതാണ് ഞാൻ. ഇതിനപ്പുറം ജ്ഞാനം എന്ന് പറയുന്ന ഒന്നില്ല. പിന്നെ ഇന്ന് ശ്രുതിയെ ശ്രവിച്ച് നാളെ ഉണ്ടാകേണ്ട ഒന്നാണ് ജ്ഞാനം എന്ന് പറയുന്നില്ല. അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഉപാസനയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ഇഹതു തദ്ലിംഗമേവ അസ്തി നാസ്തി വിചാരീതി. ഇവിടെ വിചാരം ആവശ്യമേ വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത് ഉപാസനയുടെ പ്രകരണമാണ്. അപ്പൊ എന്താണ് ശ്രുതി ഉപദേശിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സംശയമൊന്നും, കാരണം ഇത് തത്വത്തെയല്ല, ഇത് ഉപാസനയ്ക്ക് വേണ്ടിയുള്ള തത്വത്തെയാണ് ഉപദേശിച്ചത്. അപ്പൊ അവിടെ വിചാരം വേണ്ടി വന്നു. അതാണ് ഉപാസനയുടെ സന്ദർഭത്തിൽ വരുന്ന വിചാരത്തിന്റെ പ്രത്യേകത. അവിടെ എന്താണെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, വിചാരം കൊണ്ട് ഗ്രഹിക്കേണ്ടി വരുന്നു. തത്വത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. തത്വത്തെ ഉപദേശിക്കുമ്പോൾ തന്നെ ഗ്രഹിക്കുന്നു. പിന്നെ ആ ശ്രോതാവിൽ വരുന്ന ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ രണ്ടാമത് വിചാരം വരുന്നത്. ഇവിടെ അങ്ങനെയുണ്ട്. ഉപാസനയിൽ എന്താണ് ഉപദേശിച്ചതെന്ന് നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. ജ്യോതിസ് എന്ന് പറയുന്നത് എന്താണോ, ആകാശത്തിലെ ജ്യോതിസാണോ അതേ ബ്രഹ്മമാണോ, അത് തന്നെ നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? അതിന്റെ നിർണയത്തിന് വേണ്ടി വിചാരം. ജ്ഞാനത്തിൽ അങ്ങനെയല്ല. അവിടെ എന്താണോ ബോധിക്കേണ്ടത് അതിനെ ബോധിപ്പിച്ചു, ശ്രോതാവിനെ ബോധിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് ബോധിച്ചതിന് ശേഷം ആ ശ്രോതാവിൽ കടന്നു വരുന്ന ദോഷങ്ങൾ, ആദിത്യൻ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നെങ്കിലും, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അതിന് കർമ്മയുഗങ്ങൾ വന്ന് മൂടാം. അതുപോലെ തത്വം പ്രകാശിച്ചിട്ടും അവിടെ സംശയവികൽപ്പാദി ദോഷങ്ങൾ വരുന്നു. അപ്പൊ തത്വം പ്രകാശിച്ചാൽ പിന്നെ ദോഷം വരാമോ എന്ന് ചോദിക്കും. അതിനാണ് ആദിത്യന്റെ ഉദാഹരണം പറയുന്നത്. തത്വം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അല്ല, തത്വം പ്രകാശിക്കുമ്പോൾ ദോഷങ്ങളൊന്നും കടന്നു വരാൻ സാധ്യതയില്ലെങ്കിൽ പിന്നെ ഉപദേശത്തിനൊന്നും ആവശ്യമില്ല, ഗുരുവിന്റെയും ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ തത്വം എന്ന് പറയുന്നത് സ്വയം പ്രകാശസിദ്ധമാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി പിന്നെ ഉപദേശത്തിന്റെ ആവശ്യമില്ല, അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ബോധത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം വേണ്ടി വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? അപ്പൊ അവിടെ ആ ശ്രോതാവിൽ ചില ദോഷങ്ങൾ ഇരിപ്പുണ്ട്. അതിനാണ് അജ്ഞാന സംശയ വിപര്യങ്ങളെന്ന് പറയുന്നത്. അതിനുവേണ്ടിട്ട് പിന്നെ ശ്രോതാവ് വിചാരം ചെയ്യുന്നു. എന്തിനു വേണ്ടി അവിടെ പറയും? അത് ജ്ഞാനത്തിന്റെ ദാർഢ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ദോഷങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടി. മുമ്പും പറഞ്ഞതാണ്, അതിന്റെ വ്യത്യാസത്തോടെ പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്? ഇഹതു തൽലിംഗമേവ അസ്തി നാസ്തിയിട്ട് വിചാരിതേ. ഇവിടത്തെ വിചാരത്തിന്റെ പ്രാധാന്യത്തെ, ഉപാസനയുടെ സന്ദർഭത്തിൽ വന്ന വിചാരത്തിന്റെ വിശേഷത എന്താണെന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞെന്നേയുള്ളൂ. അത് തത്വജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. സാധാരണ തത്വത്തിൽ ഭ്രാന്തനായിരിക്കുന്നു എന്ന് പറയും. പക്ഷെ അദ്വൈതത്തെ ബോധിപ്പിക്കുന്നിടത്ത് തത്വജ്ഞാനത്തിലാണ് ഭ്രാന്തി വരുന്നത്. സാധാരണ കാണുന്നു ഈ ജ്ഞാനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ജ്ഞാനം ഇന്നതായിരിക്കും, ഇന്ന രീതിയിലായിരിക്കും, എങ്ങനെ ഉപാസന ചെയ്ത് ദീർഘകാലമായി ഉപാസന ചെയ്ത് ഉപാസനയുടെ ഫലമായി അവസാനം ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനമാണ് ജ്ഞാനം. ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പമാണ് ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള. അങ്ങനെയല്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്ന ഒന്നല്ല. അങ്ങനെ പൊട്ടിത്തെറികളൊക്കെ സംഭവിക്കാം. ആ പൊട്ടിത്തെറികളൊക്കെ സംഭവിക്കുന്ന ഇവിടെ ഉപാസനയിലാണ് സംഭവിക്കുന്നത്. ഉപാസകനിലും സംഭവിക്കാം, ഗുണമായും ദോഷമായും സംഭവിക്കാം. ഇവിടെ ജ്ഞാനം, അനുഭവം, അനുഭൂതി, സാക്ഷാത്കാരം എന്നെല്ലാം പറഞ്ഞാൽ അത് പ്രമാണം കൊണ്ട് സഹജമായി സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കുന്നതല്ല. അത് അത്ഭുതം പോലെയുള്ളു. ആശ്ചര്യവത് പശ്യതി കശ്യതിയാണ്. അത്ഭുതം പോലെ തോന്നും, ഇതിന് അത്ഭുതമൊന്നുമില്ല. അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ ആ പ്രതീക്ഷകളെല്ലാം ജ്ഞാനത്തിന് തടസ്സമായിരിക്കും. തത്വത്തിന്റെ അനായാസമായ പ്രകാശനത്തിന് അത് തടസ്സമായിരിക്കും. അതായത് അഗ്നിയെ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരുപാട് പ്രയത്നങ്ങൾ വേണ്ടി വരും. തീപ്പെട്ടി വരയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കർഷണങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷെ അഗ്നിയുടെ ആ പ്രകാശം എന്ന് പറയുന്നത് അനായാസമായിട്ടാണ്, സഹജമായിട്ടാണ്. അതിന്റെ സഹജമായ പ്രകാശത്തിൽ ഈ കർഷണ വ്യാപാരങ്ങൾക്കൊന്നും യാതൊരു, അതെല്ലാം അവിടെ നിഷ്ഫലമാണ്. എന്തുകൊണ്ട്? അതതിന്റെ സ്വഭാവം തന്നെയാണ്. അതുപോലെ ജ്ഞാനം എന്ന് പറയുന്നത് തത്വത്തിന്റെ സ്വഭാവമാണ്. അവിടെ പ്രമാണ പ്രവൃത്തി എന്നെല്ലാം പറയുന്നതിന് പറയുന്നതാണ് സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണം, അതായിരിക്കണം, ഇതായിരിക്കണം. അത് ശരിയാണല്ലോ. നനഞ്ഞ വിറകിൽ അഗ്നി ജ്വലിക്കണമെങ്കിൽ അവിടെ ഒരുപാട് പ്രയത്നം വേണ്ടി വരും, കർഷണം കൂടുതൽ വേണ്ടി വരും. ആ കർഷണം കൊണ്ട് തന്നെ അത് ഉണങ്ങണം, എന്നാലേ അവിടെ പ്രകാശം. അതുപോലെ ഈ യത്നങ്ങളെല്ലാം ബാഹ്യമായിട്ടാണ്, അത് തത്വജ്ഞാനത്തെ നേരിട്ട് ബാധിക്കുന്നില്ല. തത്വജ്ഞാനമായിട്ട് അതിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അത് എങ്ങനെയാണോ അതിന് സ്വയം പ്രകാശിക്കുന്ന, അതുപോലെ ഇതിൻ്റെ തന്നെ സ്വയം പ്രകാശമാണ്. അവിടെ വിചാരത്തിൻ്റെ ആവശ്യമില്ല, അവിടെ ശ്രവണം മാത്രം മതി എന്നർത്ഥം. ഉപാസനയിൽ അങ്ങനെയല്ല, അവിടെ ധ്യാനം ആവശ്യമാണ്. ഏകാഗ്രമായ വിചാരത്തിനൊടുവിൽ പ്രകാശിക്കുന്നതാണ് അവിടുത്തെ തത്വ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അവിടെ ഒരു തകരാറുണ്ട്. എന്താണ്? ഏത് രൂപത്തിലാണോ അല്ലെങ്കിൽ ഏതൊരു തത്വത്തെയാണോ താൻ ധ്യാനിക്കുന്നത്, അതിൻ്റെ പ്രകാശമാണ് സംഭവിക്കുന്നത്. അധ്യേയമായ വസ്തുക്കൾ നിരവധി ഉണ്ടാകാം, അപ്പോൾ അതിൻ്റെ സാക്ഷാത്കാരങ്ങളും നിരവധിയാകാം. തത്വജ്ഞാനത്തിൽ അങ്ങനെയൊന്നും വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ തത്വത്തെ ബോധിപ്പിക്കുന്ന ഏകമായി അദ്വയമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ജ്ഞാനത്തിൽ ഏറ്റക്കുറച്ചിലല്ല, അത് നിരതിശയമാണ് എന്ന് പറയും. ഏകരൂപത്തിലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വ്യത്യാസങ്ങൾ അതിന് പറയാനുണ്ട്. ഇവിടെ അത് പറയുന്നത് എന്താണ്? ഇഹത്തു തദ്ലിംഗമേ വസ്തി നാസ്തി ഇതി വിചാരീതി. ഇവിടെ ഉപാസനയെ സംബന്ധിച്ച് വിചാരം ആവശ്യമാണ്. ചിലർക്ക് തോന്നും നമ്മളെന്തായാലും ഇപ്പോൾ ഉപാസിക്കാനൊന്നും പോകുന്നില്ല, പിന്നെ എന്തിനാ ഈ ഉപാസനയെക്കുറിച്ച് അങ്ങനെ വിചാരം ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്കെന്താ പറയുമെന്ന്? അദ്വൈതത്തെ സംബന്ധിച്ച് തത്വജ്ഞാനത്തെ തുടർന്ന് വരുന്ന വിചാരമായാലും ശരി, ഇനി തത്വജ്ഞാനത്തിന് വേണ്ടി വരുന്ന വിചാരമായാലും ശരി, എന്നുവെച്ചാൽ ഇവിടെ ഉപാസകന്റെ വിചാരം രണ്ടായാലും ശരി, അത് നിഷ്പ്രയോജനമല്ല. തത്വജ്ഞാനത്തെ ആശ്രയിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് നിഷ്പ്രയോജനമല്ല. എന്തുകൊണ്ട്? അവിടെ വിചാരത്തിന് വിഷയമായിരിക്കുന്നത് പരമാർത്ഥ തത്വമാണ്. അതുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഒരേ കാര്യം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഇന്നലെ പറഞ്ഞതന്നെ ഇന്നും പറയുന്നു. കാരണം ഇവിടെ വിഷയങ്ങൾ മാറുന്നില്ല, മാറി മാറി ഓരോ വിഷയങ്ങളെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. കണക്ക് സയൻസും പോലെയല്ല, ഇന്നലെ പഠിച്ചത് അല്ല ഇന്ന് പഠിക്കുന്നത്, അങ്ങനെയല്ല. ഇവിടെ ഏതായാലും ഇവിടെ ഇപ്പോൾ ഉപാസനയുടെ സന്ദർഭത്തിലായാലും വിചാരം ചെയ്യുന്ന ആ തത്വത്തെ സംബന്ധിച്ച് അതുകൊണ്ട് എന്ത് ഗുണം വരുന്നു? അത് ഉപാസനയുടെ ഭാഗമായിട്ടുള്ള വിചാരമായാലും ശരി, പ്രയോജനം വരുന്ന എന്താണ്? ആ തത്വത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയാദി ദോഷങ്ങൾ മാറിക്കിട്ടുന്നു. അതുകൊണ്ട് ഉപാസനയ്ക്ക് വേണ്ടിയുള്ള തത്വവിചാരമായാലും ശരി, അത് ആ തത്വത്തിന്റെ പരമാർത്ഥ ജ്ഞാനത്തിന് ഉപകരിക്കുന്നു. എങ്ങനെ? ഈ വിപര്യാദി ദോഷങ്ങൾ മാറ്റിക്കൊണ്ട്. അപ്പോൾ ഇവിടെ വിചാരം ചെയ്യുന്നു, ജ്യോതി ശബ്ദം കൊണ്ട് എന്തിനെ ഗ്രഹിക്കണം? അത് പരമാർത്ഥ ജ്യോതിസാണോ എന്ന് വിചാരം ചെയ്യുമ്പോൾ, ആ എന്താണ് ആ പരമാർത്ഥ ജ്യോതിസ്, എന്തല്ല ആ പരമാർത്ഥ ജ്യോതിസ് എന്നുള്ള വിവേകം ഉണ്ടാകുന്നു. അതാവശ്യമാണല്ലോ. അതുകൊണ്ടിവിടെ ചോദിക്കും കിം തവത് പ്രാപ്തം, എന്ത് ഇവിടെ ഏതുവരെ എത്തി നിങ്ങളുടെ വിചാരം? പറയുന്നു ആദിത്യാധികമേവ ജ്യോതിശബ്ദേന പരിഗ്രഹിതീയ. ജ്യോതിസ് എന്ന് പറഞ്ഞാൽ ആദിത്യനെയും മറ്റും ഗ്രഹിച്ചോളൂ, ഭൗതികമായ ജ്യോതിസുകളെ ഗ്രഹിച്ചോളൂന്ന് പൂർവോഷം. കുതഹ, എന്തുകൊണ്ട് പ്രസിദ്ധേ? ജ്യോതിസ് എന്ന് പറഞ്ഞാൽ ആദിത്യനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, അതാണ് പ്രസിദ്ധി. എങ്ങനെ തമോ ജ്യോതിരിതിഹി ഇമോ ശബ്ദവും പരസ്പര പ്രതിദ്വന്ദ്വ വിഷയവും പ്രസിദ്ധവും, ഒരു ഭാഗത്ത് ഇരുള് മറ്റൊരു ഭാഗത്ത് വെളിച്ചം. ഇപ്പൊ ഇരുളും വെളിച്ചം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും അത് പരസ്പര പ്രതിദ്വന്ദ്വ വിഷയവും, ഒന്ന് മറ്റൊന്നിന് നേരെ വിരുദ്ധമാണ് എന്നുള്ള പറയാണ് പരസ്പര പ്രതിദ്വന്ദ്വി. അല്ല, ഒന്ന് മറ്റൊന്നിനെ നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, കാരണം വെളിച്ചത്തിന് ആ ശക്തിയുണ്ട് ഇരുളിനെ നശിപ്പിക്കാം, പക്ഷെ ഇരുളിനെ തിരിച്ച് വെളിച്ചത്തെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ ഇപ്പൊ വെളിച്ചമുണ്ട്, എനിക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ കുറച്ച് ഇരുട്ട് കൊണ്ടുവരാം. ഈ വെളിച്ചത്തെ അങ്ങ് നശിപ്പിച്ചുകളയെന്ന് വിചാരിച്ച് നടക്കില്ല. എത്ര സമർത്ഥനായാലും ശരി, ഈ വെളിച്ചത്തെ ഇരുട്ടിനെ കൊണ്ടുവന്ന് നശിപ്പിക്കാൻ കഴിയില്ല. മറിച്ച് ഇവിടെ ഇരുട്ടുണ്ട് ഞാൻ കരുതണോ, കുറച്ച് വെളിച്ചത്തെ ഇവിടെ കൊണ്ടുവന്നാൽ ഇരുട്ട് നശിച്ചു. അപ്പോൾ പരസ്പര പ്രതിദ്വന്ദ്വി എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. ഒന്ന് മറ്റൊന്നിന് തിരിച്ചും വിരുദ്ധമായതാണ്. ഇരുട്ടിന്റെ നേർവിരുദ്ധമാണ് വെളിച്ചം, വെളിച്ചത്തിന്റെ നേർവിരുദ്ധമാണ് ഇരുട്ട്. പക്ഷെ പരസ്പര ശത്രുക്കളെന്ന് പറയാൻ പറ്റില്ല. ഒരാൾ മറ്റൊരാളെ ശത്രു, വെളിച്ചം ഇരുട്ടിന്റെ ശത്രു, ഇരുട്ടിന് വെളിച്ചത്തിന്റെ ശത്രുവാകുന്നതിനുള്ള ശേഷിയൊന്നുമില്ല. അതിന് വെളിച്ചത്തോട് മല്ലിടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആ ഇരുളെന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ ഇല്ലായ്മയാണ്, വെറും അഭാവം മാത്രമാണ്. വെറും അഭാവം മാത്രമായിരിക്കുന്നു ഒന്നിന് അതിന് പ്രവർത്തനക്ഷമതയില്ല, പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ആ സ്വയം തന്നെ ഇല്ലാത്ത ഒന്നിന് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? സ്വയം തന്നെ ഭാവാത്മകമല്ലാത്തത് അല്ലെങ്കിൽ അഭാവാത്മകമായിരിക്കുന്നു ഒന്നിന് പ്രവർത്തിക്കാൻ പറ്റും. വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്, വെളിച്ചത്തിന്റെ ഇല്ലായ്മയാണ് ഇരുട്ട്. അതുകൊണ്ട് ആ ഇല്ലായ്മ എന്നുള്ള നിലയ്ക്ക് അതിന് സ്വയം സത്തയില്ല. ഞാൻ അങ്ങനെ വിശദീകരിച്ച് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുളെന്ന് പറയുന്ന വെളിച്ചത്തിന്റെ അഭാവമല്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. വാദിക്കാനായി ഒരാൾ ഒരുമ്പിട്ട് കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചും വാദിക്കാം. അത് അവസാനമില്ലാതെ പോവുകയും ചെയ്യും, ഒരു തീരുമാനത്തിൽ നിർണയത്തിലെത്താതെ പോവുകയും ചെയ്യും. മറിച്ച് വാദം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ ചിന്തയാണെങ്കിൽ അതിന് അവസാനമുണ്ട്. അത് കേവലം തർക്കമല്ല, മറിച്ച് തത്വനിർണയത്തിന് വേണ്ടിയുള്ള വിചാരമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? വെളിച്ചം ഇരുളിനെ നശിപ്പിക്കും, ഇരുളിന് വെളിച്ചത്തെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. പരസ്പര വിരുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ടും സംഭവിക്കില്ലേ? കാകലൂകങ്ങളെന്ന് പറയും, അത് പരസ്പര വൈരികളാണെന്ന് വെച്ചാൽ കണ്ടാൽ അവരൊരിക്കലും യോജിക്കത്തില്ല. ചില വൈരികളാണ്, രണ്ട് ഭാവവസ്തുക്കളിലെ അങ്ങനെയുള്ള വിരോധം വരത്തത്. ഇവിടെ ഒന്ന് കേവലം അഭാവം മാത്രമാണ്, അതിന് ഭാവരൂപത്തിലുള്ള വെളിച്ചത്തെ പ്രകാശത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശേഷിയില്ല. ഇന്നൊരാരും അത് ചെയ്തിട്ടുമില്ല. ഇരുട്ടിനെ കൊണ്ടുവന്നിട്ട് വെളിച്ചത്തെ നശിപ്പിച്ചിട്ടില്ല. പക്ഷേ വെളിച്ചത്തെ കൊണ്ടുവന്ന് ഇരുട്ടിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, തമസും ഇരുട്ടെന്നും പറയുന്നതിന് പരസ്പര പ്രതിദ്വന്ദികളാണ്. ഒന്നിന്റെ സ്വഭാവം മറ്റൊന്നിന്റെ വിരുദ്ധമാണെന്ന്, ഭാവാത്മകമാണ് പ്രകാശാത്മകമാണ്, മറ്റൊന്ന് അഭാവാത്മകമാണ്. അത് മറ്റേതൊരു വസ്തുവിന്റെ അഭാവം പോലെയാണ്. പുസ്തകം ഇവിടെ ഇരിക്കുന്നു. പുസ്തകത്തിന്റെ അഭാവം എന്ന് വെച്ചാൽ പുസ്തകത്തിന്റെ ഇല്ലായ്മ അത്രയേ ഉള്ളൂ. പുസ്തകത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പുസ്തകത്തിന്റെ ഇല്ലായ്മയാണ്. ആ ഇല്ലായ്മയെ പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? പുസ്തകത്തെ അവിടെ കൊണ്ടുവരണം. അല്ലാതെ ഇല്ലായ്മയെ പരിഹരിക്കാൻ പറ്റത്തില്ല. ഇല്ലായ്മയോ അതിന് നമുക്ക് ഇങ്ങോട്ട് ആനയിക്കാൻ പറ്റത്തില്ല. പുസ്തകം ഇവിടെയുണ്ട്, ഇല്ലായ്മയെ കൊണ്ടുവന്നിട്ട് പുസ്തകത്തെ മാറ്റം, അത് നടക്കില്ല. എന്തുകൊണ്ട്? അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അത് അഭാവാത്മകമാണ്. അതുപോലെ ആണ് ഇരുട്ടും വെളിച്ചം. അതാണ് മുമ്പ് പറഞ്ഞത്, ഇരുട്ടിനെ കൊണ്ടുവന്ന് വെളിച്ചത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ വെളിച്ചത്തെ കൊണ്ടുവന്നിട്ട് നശിപ്പിക്കുക, അതുകൊണ്ട് ഒന്നിൻ്റെ അഭാവമാണ് മറ്റൊന്ന്. ഇതിൽ കൂടുതൽ പേര് യുക്തി വേണ്ട. ഇത്രയും പ്രബലമായ യുക്തി ഉണ്ടായിരുന്നിട്ടും പലരും പറയും എന്താണ് ഇരുളെന്ന് പറയുന്നത്? വെളിച്ചത്തിന്റെ അഭാവമല്ല, അതും ഒരു വസ്തുവാണ്. വെളിച്ചം പോലെ മറ്റൊരു വസ്തുവാണ്. ആ രാത്രിയിലെ കൂട്ടിരുട്ട് കാണുമ്പോൾ നമുക്ക് തോന്നും അവിടെ എന്തോ ഒന്നുണ്ട് എന്ന് തോന്നും. ഭ്രാന്തിയാണത്. അവിടെ പൂർണ്ണമായ വെളിച്ചത്തിന്റെ അഭാവമാണ്, അല്ല മറ്റൊന്നും അവിടെ ഇല്ല. പക്ഷെ ഭ്രാന്തി ഉണ്ടാവും അവിടെ എന്തോ ഉണ്ടെന്ന്. അതുകൊണ്ട് പറയുന്ന എന്താണ്? അത് നീല നിറമുള്ളതാണ്, അല്ലെങ്കിൽ കറുത്ത ഇരട്ട്, അത് മാറിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ഭ്രാന്തി ഉണ്ടാകാം. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വസ്തുസത്ത ഉണ്ടാകുന്നില്ല. ഭ്രാന്തി ഭ്രാന്തി തന്നെയാണ്. ഇങ്ങനെ മിക്ക രണ്ടിലും പരസ്പരമായ വൈരുദ്ധ്യം കൊണ്ട് ഇത് ലോകപ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. ഇതറിയാൻ വയ്യാത്ത ആരുമില്ല. ചക്ഷുപിടുത്തെ ഹേ നിരോധകം സർവരാധികം തമ ഉച്ചത്തെ. ചക്ഷുപിടുത്തി അതിനെ നിരോധിക്കുന്നത്, അത് സർവര്യാം ഭവൻ സർവരം രാത്രിയിലെ ഇരുട്ട്. അത് ചക്ഷുവൃത്തിയെ തടയുന്നതാണെന്ന് പറയുന്നു, നിരോധിക്കുന്നതാണെന്ന് പറയുന്നു. രാത്രിയിലെ ഇരുട്ട് അത് തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലും തനിക്ക് ചക്ഷുഷുണ്ട്, രാത്രിയിലും തന്റെ ചക്ഷുഷിൽ പ്രകാശമുണ്ട്. തന്റെ ചക്ഷുസിലെ പ്രകാശത്തിന് സഹായകമായി പുറമേ ഒരു പ്രകാശം വേണം. ഇവ ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പം അത് രണ്ടു തരത്തിലാണ്. ചില സമയം എന്താണ് നമുക്ക് ഈ ചക്ഷുവൃത്തിയെ സഹായിക്കുന്ന ബാഹ്യമായ പ്രകാശമില്ല, അപ്പം പറയുന്നു ചെടുത്തങ്ങനെയല്ല, ചക്ഷുവൃത്തി തന്നെ പ്രവർത്തിക്കില്ല. അപ്പൊ പറയും അവൻ അന്ധനാണ്, അവനെ സംബന്ധിച്ച് ഉരുളാണ്, അന്ധനെ സംബന്ധിച്ച് ഉരുളാണ്. അന്ധനും ഇരുളുണ്ട്, കണ്ണുള്ളവനും ഇരുളുണ്ട്. ഇരുൾ വന്നു കഴിഞ്ഞാൽ അവന് ചക്ഷുസ് കൊണ്ട് ഒന്നും തന്നെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അവിടെ ഗ്രഹണം സംഭവിക്കുന്നില്ല. അപ്പൊ പറയുന്ന ഒന്നാണ്, ചക്ഷുവൃത്തിയുടെ നിരോധകമാണ് തമസ് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നുകൊണ്ട് തമസും ഒരു ഭാവവസ്തുവാണെന്ന് ധരിക്കരുത്, അതാ പറഞ്ഞു വരുന്നു. ഇരുളൊരു ഭാവവസ്തുവല്ല, അല്ല തടയണമെങ്കിൽ അതൊരു ഭാവവസ്തു ആകണ്ടേ? നമുക്ക് തടയണമെങ്കിൽ ഒരു ഭാവവസ്തുവിനെ കൊണ്ടല്ലേ തടയാൻ പറ്റും. അപ്പൊ തടയുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഇതാണ്, നിരോധകം എന്ന് പറയുന്നുണ്ട്. ചക്ഷുപ്രവൃത്തിയിൽ പ്രകാശം ഇരിക്കുന്നുണ്ട്, പക്ഷെ ബാഹ്യപ്രകാശമില്ല. രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും, ഒന്ന് മാത്രമായി കഴിഞ്ഞാൽ എന്തുവരും? പ്രകാശിപ്പിക്കാനൊന്നുമില്ല. അപ്പൊ അത് പറയുന്നു, അതിന് നിരോധകമാണ്, അതിന് തടയുന്നതാണ്. ചക്ഷുപ്രത്യേ നിരോധകം സർവരാധികം തമ ഉച്ചതി. അത് ചെല്ലു പറയുന്നു, ചക്ഷുപ്രത്യയുടെ നിരോധകം എന്ന് പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രകാശമുണ്ട്, ദീപം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രകാശത്തിന് ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കുന്നു. അപ്പോൾ ആ പാത്രത്തെ എന്ന് പറയും? പ്രകാശത്തിന്റെ നിരോധകം. കാരണം പാത്രം അനുവദിക്കുന്നില്ല, പ്രകാശത്തിന് പാത്രത്തിന്റെ ചുവരുകൾക്ക് വെളിയിൽ പോകാൻ അത് അനുവദിക്കുന്നില്ല. പാത്രം അതിനെ തടയുന്നു, അതൊരു നിരോധകമാണ്. അതിലെ ചക്ഷുഷിന്റെ പ്രകാശം അതിനെ പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ട് ഇരുള് തടസ്സം നിൽക്കുന്നു, ഇരുളതിനെ തടയുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ വെളിച്ചത്തെ പാത്രം തടഞ്ഞത്, അവിടെ പാത്രം ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്, അതുകൊണ്ടാണ് തടഞ്ഞത്. അതുപോലെ ചക്ഷുവൃത്തി അത് വെളിയിൽ പോകുന്നതിന് ഇരുള് തടയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുളിനെ അവിടെ ഒരു ഭൗതികമായ യാഥാർത്ഥ്യമായി അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നു, അങ്ങനൊരു ശബ്ദപ്രയോഗമാണ്. അത് വെളിച്ചവുമായി താരതമ്യപ്പെടുത്തി പറയുന്നതാണ്, വെളിച്ചത്തിന്റെ വെളിച്ചത്തെ പാത്രം തടയുന്നു എന്ന് പറയുന്നു. ഇവിടെ അങ്ങനൊരു തടയൽ സംഭവിക്കുന്നില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? ചക്ഷുവൃത്തി അവിടെയുണ്ട്, ചക്ഷുവൃത്തിയുടെ പ്രവർത്തനത്തിന് സഹായകമായിരിക്കുന്ന ബാഹ്യമായ പ്രകാശം അവിടെ ഇല്ല എന്നേയുള്ളൂ. ബാഹ്യമായ പ്രകാശത്തിന്റെ സ്ഥാനത്ത് അതിന്റെ ഇല്ലായ്മ വന്നു, ഇല്ലായ്മ വിശേഷിച്ചൊന്നും ചെയ്യുന്നില്ല. ഉണ്മയ്ക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും? ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അവിടെ അവസ്തുവാണ്, വസ്തുവില്ല. സൃഷ്ടിയിൽ അങ്ങനെയൊന്നുണ്ട്, വസ്തുവല്ലാത്തത് എല്ലാത്തിനുമുണ്ട്. ഏതൊരു വസ്തുവിനെ എടുത്താലും അതിന്റെ ഇല്ലായ്മയുണ്ട്. ഈ ശരീരത്തേക്ക് ഇങ്ങനെ ദീർഘകാലം കൊണ്ട് നടക്കുന്നു, അന്നപാനാദി വ്യവഹാരങ്ങളെല്ലാം ഇതിനെ ആശ്രയിച്ച് നടക്കുന്നു, ഒരിക്കലും ഇതില്ലാതെയാവും. അത് ഏത് നിമിഷവും സംഭവിക്കും. അപ്പൊ എന്താണ് ഇല്ലായ്മ? കേവലമായ അഭാവമാണ്, അല്ലാതെ ഒന്നുമല്ല. അതുപോലെ ഇവിടെയും ഈ ഭൗതികമായ വസ്തുവിന്റെ ഇല്ലായ്മ പോലെ ഒരു ഇല്ലായ്മയാണ് വെളിച്ചത്തിന്റെ ഇല്ലായ്മയായ തമസ്. അത് നിരോധകമാണ്, ആവരണമാണ് എന്ന് അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് പറയുന്നു, തെറ്റിദ്ധാരണയാണ്. തമസ് ആവരണമാണ് എന്ന് പറയുന്നു. അദ്വൈതത്തിൽ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തമസ് ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ പലപ്പോഴും അർത്ഥമറിയാതെ പ്രയോഗിക്കുന്ന ഒന്നാണ്. താല്പര്യം മനസ്സിലാക്കാതെ അങ്ങനെ പ്രയോഗിക്കുന്ന പ്രയോഗം തെറ്റെന്നല്ല പറയുന്നത്, പക്ഷെ അതിൻ്റെ താല്പര്യം നമ്മൾ ഗ്രഹിക്കുന്നിടത്ത് തെറ്റുവരുന്നു. ഏതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന പാത്രം കൊണ്ട് ആ വെളിച്ചത്തെ മൂടി വയ്ക്കുന്നു. അവിടെ എന്താണ്, പാത്രം ആ വെളിച്ചത്തിൻ്റെ ബാഹ്യമായ പ്രകാശത്തെ തടയുന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്, വെളിച്ചത്തെ പാത്രം ആവരണം ചെയ്തിരിക്കുന്നു. അത് ശരിയാണ്, അവിടെ ആവരണം ചെയ്തിരിക്കുന്നു. എപ്പോ ആ ആവരണത്തിനുള്ളിൽ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരുന്നിട്ടും അത് ആവരണം ചെയ്തിരിക്കുന്നു. വാസ്തവത്തിൽ ആവരണം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ആ പാത്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന വെളിച്ചത്തിനും തന്റെ ചക്ഷുരേന്ദ്രിയമായിരിക്കുന്ന വെളിച്ചത്തിനും തമ്മിലുള്ള സംബന്ധത്തിന് അവിടെ തടസ്സം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് ആവരണം എന്ന് പറയുന്നത്. അല്ല, വെളിച്ചത്തെ മറയ്ക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? വെളിച്ചം പാത്രത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുമ്പോൾ അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതാണ് വെളിച്ചത്തെ ആത്മാവിന് ദൃഷ്ടാന്തമായി പറയുന്നത്. ഞാൻ കരുതുന്നു അവിടെ പ്രകാശമില്ല എന്ന് കരുതുമ്പോഴും വാസ്തവത്തിൽ അതിന്റെ ഉള്ളിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണ പ്രകാശ രൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. പക്ഷെ ബാഹ്യമായി അവിടെ ഒരു ആവരണം വന്നു, അതെന്ത് ചെയ്തു? അതും വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? തന്റെ പ്രകാശത്തെ ആവരണം ചെയ്യുന്നില്ല, മറിച്ച് ബാഹ്യമായ തന്റെ ചക്ഷുരേന്ദ്രിയത്തിന്റെ പ്രകാശവും അതുമായിട്ടുള്ള ഒരു ബന്ധത്തിന് തടസ്സം നിൽക്കുകയാണ്. അതുപോലെ ആത്മാവിനെ തമസ് ആവരണം ചെയ്യുന്നു എന്ന് പറയുന്നു. വാസ്തവത്തിൽ ആത്മാവിനെ തമസ്സിന് ഇരട്ടിന് ആവരണം ചെയ്യാൻ കഴിയില്ല ഒരിക്കലും. എന്തുകൊണ്ട്? ആത്മാവ് എന്ന് പറയുന്നത് തന്റെ സ്വരൂപം ഭാവമായ തന്റെ സ്വരൂപമാണ്. അത് ഭാവാത്മകമാണ്. അതിനെ, തന്റെ ഭാവാത്മകമായ സ്വരൂപത്തെ, അഹം അസ്മി എന്ന് പറയുന്ന ഈ സ്വരൂപത്തെ മറയ്ക്കുന്നതിന് തമസ്സിന് ശേഷിയില്ല. എന്തുകൊണ്ട്? തമസ് സ്വയം അഭാവാത്മകമാണ്. എന്താ അഭാവത്തിന് മറച്ചുകൂടെ എന്ന് ചോദിക്കും, സാധ്യമല്ല. എന്തുകൊണ്ട്? ഈ മേശയുടെ പുറത്ത് ഇപ്പോൾ പാത്രമുണ്ടോ? ഇല്ല. പാത്രത്തിന്റെ അഭാവമുണ്ട്. പാത്രത്തിന്റെ അഭാവം ഈ മേശയെ മറയ്ക്കുന്നുണ്ടോ? എനിക്ക് മേശയെ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? പാത്രത്തിന്റെ അഭാവമുണ്ട്. അഭാവം മേശയെ മറച്ചിരിക്കുകയാണ് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പൊ അഭാവത്തിനൊരിക്കലും മറയ്ക്കുന്നതിനുള്ള ശേഷിയില്ല. പിന്നെന്താ പറയുന്നത്? അജ്ഞാനം മറച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്താ എന്റെ താല്പര്യം? വെളിച്ചം അല്ല, ഇരുട്ട് മറച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഈ മേശയുടെ പുറത്ത് പാത്രമില്ലെങ്കിൽ പാത്രത്തിൻ്റെ ഇല്ലായ്മയുണ്ട്, അതുകൊണ്ട് മേശ മറയുന്നില്ല. പക്ഷെ ഇവിടെ വെളിച്ചമില്ലെങ്കിൽ മേശ മറയും. അവിടെ നമ്മൾ പറയുന്നതാണ് ഇരുള് മേശയെ ആവരണം ചെയ്തിരിക്കുന്നു. എന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, അർത്ഥമില്ലാത്ത പ്രയോഗം. അങ്ങനെയുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നോക്കുന്ന സമയം അത് വെറും അർത്ഥമില്ലാത്ത പ്രയോഗമാണ്. എന്തുകൊണ്ട്? ഇരുളെന്ന് പറയുന്നതിന് സ്വയം ഉണ്മയില്ലാത്തൊരു വസ്തുവാണ്. സ്വയം സത്തായ ഒരു വസ്തുവല്ല, അത് കേവലം അഭാവം മാത്രമാണ്. കേവലം അഭാവം മാത്രമായിരിക്കുന്ന ഇരുളിന് എങ്ങനെ മേശയെ മറയ്ക്കാൻ പറ്റും? മറയ്ക്കണമെങ്കിൽ ഈ മേശയെ നമുക്കൊരു തുണിയുണ്ട് മറയ്ക്കാൻ. എന്തുകൊണ്ട്? തുണി എന്ന് പറയുന്നത് ഒരു ഭാവവസ്തുവാണ്, മേശയും ഭാവവസ്തുവാണ്. ഒരു ഭാവവസ്തുണ്ട്, മറ്റൊരു ഭാവവസ്തുവിനെ മറയ്ക്കുന്നു, അസംഭവിക്കും. ശരി, ഇരുള് മേശയെ മറയ്ക്കുന്നില്ല, പക്ഷെ ഇരുളിന് എന്തുകൊണ്ട് ഇരുള് മേശയെ എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? അത് നേരത്തെ പറഞ്ഞതാണ് സമാധാനം. എന്താണ്? കണ്ണിനൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം പ്രവർത്തിക്കണമെങ്കിൽ ബാഹ്യമായൊരു പ്രകാശം കൂടെ ആവശ്യമാണ്. കണ്ണിന്റെ പ്രകാശവും ബാഹ്യമായ പ്രകാശവും കൂടെ ചേർന്നിട്ടാണ് ബാഹ്യമായ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ മേശയെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ട കണ്ണിനെ സഹായിക്കുന്ന ബാഹ്യപ്രകാശം ഇവിടെ ഇല്ല. അതുകൊണ്ട് മേശയുടെ പ്രത്യക്ഷം ഉണ്ടാകുന്നില്ല, അതിനറിയാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. മറിച്ച് മേശയെ ആവരണം ചെയ്യുന്ന ഒരു ഇരുള്, അങ്ങനെ ഒരു വസ്തു അതവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇരുള് മേശയെ ആവരണം ചെയ്യുന്നില്ല. ഇതുപോലെ മനസ്സിലാക്കണം അജ്ഞാനം ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നിടത്ത്. അജ്ഞാനത്തിനൊരിക്കലും ആത്മാവിനെ ആവരണം ചെയ്യാൻ കഴിയത്തില്ല, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ആത്മാവ് സ്വയം പ്രകാശരൂപമാണെങ്കിലും സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സ്വരൂപമാണെങ്കിലും ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം ശ്രുതിയിൽ നിന്നും താൻ സ്വയം പ്രകാശിക്കുന്നവനാണ് എന്നുള്ളൊരു ബോധത്തിന്റെ ആവശ്യമുണ്ട്. എന്തിനുവേണ്ടി? ഇപ്പോ നിർഭാഗ്യവശാൽ താൻ സ്വയം പ്രകാശിക്കുന്നവൻ എന്നുള്ള ബോധം തനിക്കില്ല. ഈ ബോധമില്ലായ്മയ്ക്ക് പകരം വയ്ക്കേണ്ട എന്തിനെയാണ്? ബോധത്തെയാണ്. ഏതുപോലെ ദാ ഇവിടെ ഇപ്പോ പാത്രമില്ല, ആ പാത്രമില്ലായ്മയ്ക്ക് പകരം വയ്ക്കേണ്ട എന്തിനാണ്? പാത്രത്തെയാണ്. പാത്രം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പാത്രത്തിന്റെ ഇല്ലായ്മ അപ്രത്യക്ഷമാക്കുന്നു. വെളിച്ചം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? വെളിച്ചത്തിന്റെ ഇല്ലായ്മയെ അപ്രത്യക്ഷമാക്കുന്നു. ഇരളിന് അതാ വെളിച്ചം ചെയ്യുന്നു. അല്ല, ഇല്ലായ്മ അവിടെയുണ്ടോ? ഇല്ല. വ്യക്തമായി ഇത് ചെറിയൊരു വിഷയമുണ്ട്. അദ്വൈതത്തിൽ ഒരുപാട് വിദ്വാൻമാർ കൂടി ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. വെളിച്ചം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇല്ലായ്മ ഇല്ലാതാക്കേണ്ട ആവശ്യമുണ്ട്. വെളിച്ചമൊന്നും ഇല്ലായ്മയില്ല, അത്ര അങ്ങനെ നമുക്ക് വ്യവഹരിക്കാൻ പറ്റും. ഇല്ലായ്മ ഇല്ലാതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ പറയും, വെളിച്ചം വരുന്നു, ഇല്ലായ്മ അവിടെ നിന്ന് പോയി, ഇരുള പോയി. അത് പകരം അങ്ങനെയാണ്. ഇവിടെ പാത്രം ഇല്ലായിരുന്നു, പാത്രം വന്നു, ഇല്ലായ്മ പിന്നെ അവിടെ കാണുന്നില്ല. അങ്ങനെ ഒരു അനുഭവമില്ല എന്ന് വേണമെങ്കിൽ പറയാം. വെളിച്ചം വരുന്നു, ഇരുളെന്ന് പറയുന്ന ഒരു അനുഭവമില്ല. ഇവിടെ എന്താണ്? സ്വയം പ്രകാശിക്കുന്ന ബോധസ്വരൂപനാണ് താൻ. പക്ഷേ സ്വയം പ്രകാശിക്കുന്ന ബോധസ്വരൂപനാണെന്നുള്ള ബോധം തനിക്കില്ല, ബോധമില്ല. അങ്ങനെയൊരു ബോധമില്ലായ്മയെ മാറ്റുന്നു എന്താണ് ബോധം? ആ ഞാൻ സ്വയം പ്രകാശ സ്വരൂപനാണെന്നുള്ള ബോധം. അപ്പോൾ താൻ സ്വയം പ്രകാശ സ്വരൂപനാണെന്നുള്ള ബോധം ശ്രുതിയിൽ നിന്ന് ശ്രോതാവിൽ ഉണ്ടാകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബോധമില്ലായ്മ പോയി. അതിന് പോകാനൊരിടമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ബോധമില്ലായ്മയുടെ സ്ഥാനത്ത് ബോധം വന്നു. അപ്പോൾ പറയുന്നു, അതുവരെ ആവരണം ചെയ്തിരുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചു എന്ന് പറയുന്നു. അത് വെറും ആലങ്കാരികമായ അർത്ഥശൂന്യമായൊരു പ്രയോഗമാണ്. അവിടെ ആവരണത്തെ നശിപ്പിക്കുന്നില്ല, ഇതിനെ പൊതിഞ്ഞു വച്ചിട്ട് ആ പൊതിയെടുത്ത് മാറ്റുന്ന പോലെയല്ല. അവിടെ അങ്ങനെ ഒരു ആവരണമേ ഇല്ല. അവിടെ ഒന്നേ ഉള്ളൂ, എന്താണ്? ബോധമില്ലായ്മ. താൻ സ്വയം പ്രകാശിക്കുന്നവനാണെന്നുള്ള ബോധമില്ലായ്മ. അതെങ്ങനെ? തനിക്ക് ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ഈ കർണങ്ങളെല്ലാം തന്നിൽ വന്നു. സ്വയം പ്രകാശ സ്വരൂപനാണെങ്കിലും ആ സ്വയം പ്രകാശത്തെക്കുറിച്ചുള്ള ബോധം തനിക്ക് നഷ്ടപ്പെട്ടു. ആ സ്വയം പ്രകാശത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ആ ബോധം ആവശ്യമായി വരുന്നു. അതാണ് സ്വയം പ്രകാശത്തിന്റെ ആവരണത്തെ നീക്കുക എന്ന് പറയുന്നത്. ബോധമില്ലായ്മയുടെ സ്ഥാനത്ത് ബോധം വരുക. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്വയം പ്രകാശമായിരിക്കുന്നതിനെ ഗ്രഹിക്കുന്നതിന് ബോധത്തിന്റെ ആവശ്യം എന്തെന്ന് ചോദിക്കും. എന്തിനതിന്റെ ആവശ്യം വന്നു? അതേതുപോലെയാണ് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തിനെ കാണുന്നതിന് കണ്ണിൽ എന്തിനാ വെളിച്ചമെന്ന് ചോദിക്കും പോലെ. രണ്ടും വെളിച്ചമാണ്. പക്ഷെ ആദിത്യന്റെ പ്രകാശത്തെ കാണണമെങ്കിൽ തന്റെ കണ്ണിൽ തേജസ് ഉണ്ടായിരിക്കുന്നു, എന്നാലേ പറ്റൂ. അതാണ് ഇവിടുത്തെ ഒരു നിയമം, പ്രകൃതിയുടെ നിയമം അതാണ്. അതുപോലെ താൻ സ്വയം പ്രകാശ സ്വരൂപനായിരിക്കുന്നെങ്കിലും ആ പ്രകാശ സ്വരൂപനാണ് എന്നുള്ള ബോധം വേണം തനിക്ക്, കണ്ണിന്റെ വെളിച്ചം പോലെ. ആദിത്യന്റെ വെളിച്ചവും കണ്ണിന്റെ വെളിച്ചവും തമ്മിൽ എന്തെങ്കിലും താരതമ്യപ്പെടുത്താൻ പറ്റുമോ? അത് എത്രയോ മഹത്താണ്, ബൃഹത്താണ്, എത്രയോ തീക്ഷ്ണമാണ്, ഉജ്ജ്വലമാണ്. പക്ഷേ ഈ കണ്ണിന്റെ വെളിച്ചം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. പക്ഷേ അന്ധത എന്ന് പറയുന്ന തന്റെ ദോഷത്തെ മാറ്റണമെങ്കിൽ തന്റെ കണ്ണിൽ ആ ഒരു ചെറിയ വെളിച്ചം ഉണ്ടായാലേ പറ്റും, അല്ലെങ്കിൽ എന്ത് പറയും, അന്ധനായിപ്പോയി. അതുപോലെ തന്നെ തന്റെ സ്വയം പ്രകാശ സ്വരൂപമായിരിക്കുന്ന വെളിച്ചത്തെ അറിയാൻ തന്നിലൊരു ചെറിയ വെളിച്ചം വേണം. അതാണ് ശ്രുതി തരുന്ന വെളിച്ചം. ആ വെളിച്ചം തന്നിൽ പ്രകാശിക്കുന്നത് വരെ ആ വെളിച്ചത്തിന്റെ ഇല്ലായ്മയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനാണ് പറയുന്നത് ആവരണം ചെയ്തിരിക്കുന്നു. അല്ലാതെ അവിടെ ആവരണം ചെയ്യാനായിട്ടൊരു വസ്തുവില്ല. ഇതാണ് തത്വജ്ഞാനത്തെ അനായാസമായി ഗ്രഹിക്കുന്നതിനുള്ള വഴി. ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു, അതിനെ ഒരു വലിയൊരു അജ്ഞാനം തോന്നുന്നൊരു സാധനം കൊണ്ട് പുതച്ചു പിടിച്ചിരിക്കുകയാണ്. ആ പുതച്ചിരിക്കുന്നതിൽ തീ കൊടുക്കണം, അപ്പോൾ അത് കത്തും, അപ്പോൾ ആത്മാവ് ഇങ്ങനെ പ്രകാശിക്കും. എല്ലാം ഭാവനകളാണ്, അർത്ഥശൂന്യമായ ഭാവനകൾ, വസ്തു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ്. ഇവിടെ ഈ ഭാവാഭാവ രൂപത്തിലേ ഉള്ളൂ, ഇവിടെ അതിനപ്പുറമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ കേവലം ഭാവാഭാവ രൂപത്തിലാണെങ്കിൽ ഈ കാണുന്ന ഇതെല്ലാം, തന്റെ മുമ്പിൽ കാണുന്ന ഇതെല്ലാം ചോദിച്ചു. അപ്പോൾ ഇതിനെല്ലാം സാധൂകരിക്കുന്നതിന് വേണ്ടി പറയുമല്ല, അത് കേവലം ഒരു അഭാവ രൂപമല്ല, അതൊരു ഭാവരൂപമാണ്, അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു എന്നെല്ലാം പറയും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, ഈ കാണുന്നത് എല്ലാം തന്നെ എന്താണ്, അവസ്ഥയാണ്, പരമാർത്ഥമല്ല. ഈ പരമാർത്ഥമല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി കാണിക്കുന്നതിനൊരു പരമാർത്ഥത്തിന്റെ ആവശ്യമില്ല. സ്വപ്നവത് ഇന്ദ്രജാലവത് എന്ന് പറയും. അല്ല, ഇതെല്ലാം പരമാർത്ഥമെന്നാണ്, ഇതെല്ലാം പരമാർത്ഥമായി തന്നെ കാണണമെങ്കിൽ അത് കാണാം. ഇതെല്ലാം ആ പരമാർത്ഥം തന്നെയാണ്. ആ പരമാർത്ഥത്തിൽ നിന്ന് വേറിട്ടൊരു ഇന്ദ്രജാലമില്ല, സ്വപ്നവുമില്ല. അങ്ങനെയും മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതാണ് എന്താണോ, ചക്ഷുർപ്രത്യേഹേ നിരോധകം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണോ, അത് സാധാരണ പറയുന്ന രീതിയിൽ എന്താണ്, ഒരു ആവരണം അല്ല, ഇരുൾ ആവരണമല്ല, ഇരുളിനൊന്നിനെ ആവരണം ചെയ്യാൻ, പൊതിഞ്ഞു പിടിക്കാൻ, മറയ്ക്കാൻ ഉള്ള ശേഷി അതിനില്ല, മറിച്ചോ അത് വെളിച്ചമില്ലായ്മയാണ്. അതുതന്നെയാണ് തന്നിന് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ജ്ഞാനം, ജ്ഞാനത്തിന്റെ പ്രാധാന്യം എന്താണ്, ജ്ഞാനം കൊണ്ടുള്ള മോക്ഷം എന്താണ്, ജ്ഞാനത്തിനെങ്ങനെ ശ്രുതി സഹായിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാകും. അല്ല, ഈ അജ്ഞാനം എന്ന് പറയുന്നത് ആവരണം എന്ന് പറയുന്ന ഒരു വസ്തുവാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ജ്ഞാനാത്മോക്ഷ എന്ന് പറയുന്ന ഒരിക്കലും പ്രിയിട്ടത്തില്ല. എന്താണ് ആ പറയുന്നത്? അപ്പോൾ അവിടെ ആ ആവരണത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പിന്നെ പ്രയത്നത്തിന്റെ ആവശ്യം വരും. നേരത്തെ പറഞ്ഞു, പ്രയത്നം കൊണ്ട് മാറ്റേണ്ട ഒന്നാണെന്ന് വരും. അവിടെ ഉപാസനയുടെ ആവശ്യം വരും, ധ്യാനത്തിന്റെ ആവശ്യം വരും. കാരണം ഒരുപാട് അധ്വാനിച്ച് മാറ്റിയെടുക്കേണ്ട ഒന്നാണ്. അഴുക്ക് പിടിച്ചിരിക്കുന്നത് കഴുകി കളയുന്നത് പോലെ എന്തോ എന്ന് വരും. ഇതങ്ങനെയല്ല. എന്തുകൊണ്ട്? ഇത് കേവലം അഭാവം മാത്രമാണ്, അതുകൊണ്ട് അവിടെ പ്രയത്നത്തിന്റെ ആവശ്യമില്ല. അതാണ് ആദ്യ ഉപാസനയുടെയും ജ്ഞാനത്തിന്റെയും വ്യത്യാസം പറഞ്ഞത്. വെളിച്ചം വരുന്നു, ഇരുൾ പോകുന്നു, അതുപോലെ പോകാൻ ഒരു ഇരുളില്ല. അതുകൊണ്ട് ചിലയിടത്ത് പറയുന്നതാണ് ഇരുട്ടിനെ നിർവചിക്കാൻ കഴിയത്തില്ല എന്താണെന്ന് എന്ന് പറയും. ഒരു തരത്തിലത് ശരിയാണ്, പൂർണ്ണമായും ശരിയല്ല. എന്താണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർവചിക്കാൻ പ്രയാസമാണെന്ന് പറയും. വെളിച്ചത്തിന്റെ അഭാവമാണ് നിർവചിച്ചാൽ പ്രശ്നം തീർന്നു. പക്ഷെ വെളിച്ചത്തിന്റെ അഭാവമാണെങ്കിലും മറ്റഭാവങ്ങൾക്കില്ലാത്തല്ല വിശേഷതകളോടെ കാണുന്നുണ്ട്. പറഞ്ഞല്ലോ, അത് കറുത്തിരിക്കുന്നു, അത് ചലിക്കുന്നു എന്നെല്ലാം പറയുന്നു. എന്തുകൊണ്ട്? അത് വെളിച്ചത്തിന്റെ അഭാവമായതുകൊണ്ട്. മറ്റൊന്നും വെളിച്ചത്തിന്റെ അഭാവമല്ല, പാത്രമില്ല എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ അഭാവമല്ല. വെളിച്ചത്തിന് മറ്റു പദാർത്ഥങ്ങൾക്കില്ലാത്തതുപോലെയുള്ള ഒരു വിശേഷത എന്താണ്? അത് പ്രകാശ സ്വഭാവമാണ്. അപ്പോൾ അതിൻ്റെ അഭാവത്തിനും അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട് എന്ന് കണക്കാക്കിയാൽ അത് മനസ്സിലാക്കുന്നതിന് പ്രയാസമില്ല, യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് ഇവിടെ എന്താണോ തൻ്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മയാകുന്ന അതിനാണ് ഇവിടെ ആവരണമെന്ന് പറയുന്നത്. അത് ഏതുപോലെ ചക്ഷുർവൃത്തി നിരോധകം സർവരാധികം തമ. ചക്ഷുർവൃത്തിയുടെ നിരോധകം അതാണ് പറഞ്ഞു വന്നത്. ചക്ഷുർവൃത്തിക്ക് തടസ്സം നിൽക്കുന്ന ഒന്നാണ് ഇരളെന്ന് പറയുന്ന അർത്ഥത്തിലാണ്. കണ്ണിലിരിക്കുന്ന പ്രകാശം മേശപ്പുറത്തുള്ള പ്രകാശവുമായിട്ടുള്ള ആ ബന്ധം, ആ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നു ഇരള് എന്ന് പറയുമ്പോൾ എന്താണോ, കണ്ണിലിരിക്കുന്ന പ്രകാശത്തിന് മേശപ്പുറത്ത് എത്താൻ കഴിയുന്നില്ല എന്തുകൊണ്ട്? അവിടെ സഹായമായി വർത്തിക്കേണ്ടുന്ന വെളിച്ചത്തിന് പകരം അതിൻ്റെ ഇല്ലായ്മയാണ്. അപ്പോൾ ചക്ഷുർവൃത്തിക്ക് തടസ്സമായല്ലോ, അതിന് മേശയെ പ്രത്യക്ഷമാക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത് ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് സമയം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും അദ്വൈതത്തിൽ വളരെ നീണ്ട ചർച്ചയാണത്, വളരെ ഗൗരവമുള്ള ചർച്ചയാണ്. ഇരുളെന്ന് പറയുന്നത് എന്താണ്? അതിന് പല പക്ഷങ്ങൾ. ഒരു കൂട്ടർ പറയും അത് വെളിച്ചത്തിൻ്റെ അഭാവമാണ്, വേറെ കൂട്ടർ പറയും അത് വെളിച്ചത്തിൻ്റെ അഭാവം അല്ല, അതൊരു ഭാവവസ്തുവാണ്. വേറെ കൂട്ടർ പറയും അല്ല, അത് ഭാവമൊന്നോ അഭാവമൊന്നോ നിർവചിക്കാൻ കഴിയാത്ത അനുരോചനീയമായ ഒന്നാണ്. വേറൊരു കൂട്ടർ പറയും അത് ഇത് ഇതൊന്നുമല്ല, അത് കേവല ശൂന്യമാണ്. ഇങ്ങനെ എത്രയോ പക്ഷങ്ങളുണ്ട്. ഈ പക്ഷങ്ങളെ ആശ്രയിച്ചിട്ട് എത്രയോ തരത്തിലുള്ള തർക്ക വിതർക്കങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സാരാംശമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അത് കേവലം ഇങ്ങനെ ആവരണം നിരോധകം എന്നെല്ലാ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് കേവലം വെളിച്ചത്തിൻ്റെ ഇല്ലായ്മയാണ്. അജ്ഞാനം എന്ന് പറയുന്നത് ഈ പറയുന്ന അതുപോലെ സാന്ദർഭികമായത് ചർച്ച ചെയ്തതെന്നേ ഉള്ളൂ അതിൻ്റെ പ്രാധാന്യത്തെ കൊണ്ട്. കാരണം ഇവിടെ ഇരുളിനെ കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്തു. അപ്പോൾ അതിന് സമാനമായി നമുക്ക് അജ്ഞാനത്തെക്കുറിച്ചും ചർച്ച ചെയ്യും. സർവരാധികം തമോവിച്ചതേ എന്താണ് തസ്യവ അനുഗ്രഹകം ആദിത്യാധികം ചോദി എന്ന് പറയുന്നു. അപ്പോൾ ചക്ഷുർവൃത്തിയുടെ അതാണ് ഇവിടെ മുഖ്യമായി ഗ്രഹിക്കേണ്ടത്. കണ്ണിൻ്റെ പ്രകാശമുണ്ട്, കണ്ണിൻ്റെ ഒരു വെളിച്ചമുണ്ട്. അതിന് അനുഗ്രാഹകമായി അതിനെ അനുഗ്രഹിക്കുന്നതാണെന്ന് വെച്ചാൽ അതിന് എല്ലാ തരത്തിലും സഹായിക്കുന്നതാണെന്ത് ആദിത്യാധികം ജ്യോതി, ആദിത്യൻ്റെ പ്രകാശം. അപ്പോൾ കണ്ണിലിരിക്കുന്ന പ്രകാശത്തെ ആദിത്യൻ്റെ പ്രകാശം സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വസ്തുബോധമുണ്ടോ, ഇത് മേശയാണെന്നുള്ള ബോധമുണ്ടോ? അവിടെ സഹായിക്കുന്നതിന് വേണ്ടി ആദിത്യൻ്റെ പ്രകാശം എത്തിച്ചേർന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ മേശയെക്കുറിച്ചുള്ള ബോധമില്ല. അതാണ് ഇരളും വെളിച്ചവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അതാണ് അവിടെ ആ പ്രകാശം എത്തിയില്ലെങ്കിൽ നമ്മൾ അനുഭവപ്പെടുന്ന എന്താണ്? ഇരളിനെയാണ്. അപ്പോ അവിടെ തന്നെ വരുന്ന വേറെ വിഷയമാണ്. ഇവിടെ എൻ്റെ മേശയുടെ പുറത്ത്, ഈ മേശപ്പുറത്ത് ഇപ്പോൾ പാത്രമില്ല, അതുകൊണ്ട് ഞാൻ പറയും ഇല്ലായ്മ. ഇല്ലായ്മ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? പറയും വെളിച്ചം കൊണ്ട് അറിഞ്ഞു. ഏത് വെളിച്ചം കൊണ്ട്? ഇതാ ഈ മേശപ്പുറത്ത് വെളിച്ചം കൊണ്ട്, ഈ വെളിച്ചം കൊണ്ട് ഞാൻ അറിഞ്ഞു എന്ന് പറയും. ഇവിടെ ഇല്ലായ്മയെ ഞാൻ അറിഞ്ഞു. അതെന്താ, ഈ വെളിച്ചം കൊണ്ട് മാത്രം അറിയാൻ പറ്റും, ഇല്ലായ്മയില്ല. പിന്നെ കണ്ണിലിരിക്കുന്ന വെളിച്ചം കൂടെ സഹായിക്കണം. കണ്ണിലൊരു വെളിച്ചമുണ്ട്, ഇതിന് കാണിച്ചു തരുന്ന വെളിച്ചം. അപ്പോൾ അഭാവത്തെ നമ്മൾ അറിയുന്നത് എന്താണ്? ബാഹ്യമായ വെളിച്ചവും കണ്ണിൻ്റെ വെളിച്ചവും രണ്ടും കൂടെ ചേർത്താണ്. അതാണ് ഇവിടെ പറഞ്ഞത് തസ്യവ അനുഗ്രാഹകം ആദിത്യാധികം ജ്യോതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇരളിനെ എങ്ങനെ നിങ്ങൾ കാണുന്നു പറയുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ വെളിച്ചമാണോ ഇരുളാണോ പറയും? ഇതാ കുറ്റാ കുറ്റിരട്ട്, ഞാനത് കാണുന്നുണ്ട് ആ ഇരുട്ടിനെ. കണ്ണ് തുറന്നു നോക്കിയാൽ കാണുന്നത് ഇരുട്ടാണെന്ന് പറയുന്നു. അപ്പോൾ പാത്രത്തിൻ്റെ ഇല്ലായ്മയെ ഞാൻ സൂര്യൻ്റെ വെളിച്ചവും എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും കൊണ്ട് കണ്ടു. പക്ഷേ ആ വെളിച്ചത്തിൻ്റെ ഇല്ലായ്മയാകുന്ന ഇരുളിനെ ഏത് വെളിച്ചം കൊണ്ടാണ് കണ്ടത്? അവിടെ അതിനെ കാണിച്ചു തരാൻ വേണ്ടി, പ്രകാശിപ്പിക്കാൻ വേണ്ടി ബാഹ്യമായൊരു വെളിച്ചമില്ലല്ലോ. ഉണ്ടെങ്കിൽ ഇരുളെന്ന് പറയാൻ പറ്റില്ലല്ലോ. ബാഹ്യമായൊരു വെളിച്ചത്തിൻ്റെ സഹായം കൂടാതെ കണ്ണിൻ്റെ വെളിച്ചത്തിന് എങ്ങനെ വസ്തുക്കളെ കാണാൻ പറ്റും? ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, തസ്യായവ അനുഗ്രാഹകം ആദിത്യാധികം ജ്യോതി. ആദിത്യാദി ജ്യോതികൾ എന്ന് പറയുന്നത് എന്താണ്? ആ കണ്ണിന്റെ വെളിച്ചത്തിനെ സഹായിക്കുന്നതാണ്. അതിന്റെ സഹായം കൂടാതെ ഒരു വസ്തുവിന്റെ അനുഭവം, കാഴ്ച ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇരുളിനെ എങ്ങനെ അറിയുന്നു? അവിടെ പറയുന്നത് എന്താണ്? മറ്റുള്ള എല്ലാ വിഷയങ്ങളെയും കണ്ണുകൊണ്ട് കാണുന്നതിന് ആദിത്യത്തിന്റെ പ്രകാശം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബാഹ്യമായ പ്രകാശം ആവശ്യമാണ്. പക്ഷേ ഇരുളെന്ന് പറയുന്നത് ആ പ്രകാശത്തിന്റെ അഭാവസ്വരൂപമായതുകൊണ്ട് ആ അഭാവത്തെ സ്വാഭാവികമായും കാണുന്നതിന് കണ്ണിന്റെ വെളിച്ചം മാത്രം മതി. ഇരുളിനെ കാണുന്നത് എന്തുകൊണ്ട്? കണ്ണിന്റെ വെളിച്ചം കൊണ്ട് തന്നെയാണ് കാണുന്നത്. വെളിച്ചം കൊണ്ട് തന്നെയാണ് ഇരുളിനെ കാണുന്നത്. പക്ഷെ അത് കണ്ണിന്റെ വെളിച്ചം മാത്രം. കണ്ണിന്റെ വെളിച്ചത്തെ ബാക്കി എല്ലാ സ്ഥലത്തും സഹായിക്കുന്ന ആദിത്യ പ്രകാശം അവിടെ ഇല്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഞാനിതാ ഇവിടെ കറുത്ത ഇരുട്ടിനെ കാണുന്നു എന്ന് പറയുന്നു. അത് കണ്ണിന്റെ പ്രകാശം കൊണ്ട് തന്നെയാണ് അതിനെ കാണുന്നത്. അവിടെ മാത്രമേ അവിടെ ആദിത്യ പ്രകാശത്തിന്റെ ആവശ്യം സഹായമില്ലാതെ വരുന്നുള്ളൂ. ഇത് ഇരുട്ടിനെയും വെളിച്ചത്തെയും കുറിച്ച് പറഞ്ഞു. അതുപോലെ അത് ഇവിടെ പറയുന്ന എന്താണ്? എന്താണ് ജ്യോതിസ്? ഇവിടെ ജ്യോതിശബ്ദം വന്നുകൊണ്ടാണ് ഇത്രയും ചർച്ച വന്നത്. അതിൽ നമ്മൾ അതിനെ ഇരുളിനെയും വെളിച്ചത്തെയും ജ്ഞാനവും അജ്ഞാനവുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് അധിക പ്രസംഗം നടത്തി എന്നുള്ളതേ ഉള്ളു. മുഖ്യമായി ഇവിടെ വരുന്ന എന്താണ്? ഇരുളും വെളിച്ചം. അതിൽ മുഖ്യമായി വരുന്ന ജ്യോതിസ്. അപ്പൊ ആ ജ്യോതിസ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞത് അത് ഇരുളിനെ നശിപ്പിക്കുന്നതാണ് ജ്യോതിസ്. ഇരുളിനെ നശിപ്പിക്കുന്ന ജ്യോതിസ് എന്ന് പറയുന്നത് ബാഹ്യമായ ജ്യോതിസാണ്, ആന്തരികമായ ജ്യോതിസല്ല. ബാഹ്യമായ ജ്യോതിസിനെ ഇരുളിനെ നശിപ്പിക്കാൻ പറ്റും. കാരണം ഈ എന്റെ കണ്ണിലെ വെളിച്ചം, ആ കണ്ണിനെ വിളിച്ച് ഇരുളിനെ നശിപ്പിക്കുന്നില്ല. നശിപ്പിച്ചെങ്കിൽ എനിക്ക് ഇരുളിനെ കാണാൻ പറ്റത്തില്ല. മറിച്ച് ആ കണ്ണിനെ വിളിച്ച് ഇരുളിനെ പ്രകാശിപ്പിക്കുകയാണ്. എന്നിട്ട് പറയണത് അവിടെ കറുത്ത ഇരുട്ട്. അപ്പൊ കണ്ണിനെ വെളിച്ചമല്ല ഇരുളിനെ നശിപ്പിക്കുന്നത്, ബാഹ്യമായ വെളിച്ചമാണ്. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞു, ഭാഷാപ്രയോഗത്തിൽ പലപ്പോഴും നമുക്ക് പൂർണ്ണത പറ്റത്തില്ല. അതിനെ വികല്പമെന്ന് പറയും, വികല്പ പ്രയോഗം എന്ന് പറയും. അർത്ഥത്തിൽ അപൂർണത വരും. അതാണ് ഈ പറയുന്ന എന്താണ്? ഇരുളിനെ നശിപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. വാസ്തവത്തിൽ ഇരുളിനെ നശിപ്പിക്കാൻ പറ്റും ഇല്ല. കാരണം എന്തുകൊണ്ട്? ഇരുളെന്ന് പറയുന്ന അഭാവമാണ്. അതിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു വസ്തുവിന് ഉണ്മയുണ്ടെങ്കിൽ അതിന് നാശം സംഭവിക്കും. ഉണ്മയില്ലാത്തതാണ് അഭാവം. അതിനങ്ങനെ നാശം സംഭവിക്കും പറ്റില്ല. അതിന് പകരം വയ്ക്കാനേ പറ്റൂ എന്ത് വെളിച്ചത്തെ. എന്നാലും നമ്മൾ ഭാഷയിൽ പ്രയോഗിക്കും എന്താണ്? ഇരുളിനെ നശിപ്പിച്ചു. അതുപോലെയാണ് അജ്ഞാനത്തെ സംബന്ധിച്ചും പറയുന്നത്. അജ്ഞാനത്തെ നശിപ്പിച്ചു, അജ്ഞാനം നശിച്ചു. സാധാരണ പ്രയോഗിക്കുന്നതാണ്. അതൊരു വികല്പ പ്രയോഗമാണ്. എന്നുവെച്ചാൽ അർത്ഥപൂർണമായ ഒരു പ്രയോഗമല്ല. അജ്ഞാനത്തെ ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അജ്ഞാനം ഒരു ഭവപദാർത്ഥമല്ല. അജ്ഞാനത്തിന്റെ സ്ഥാനത്ത് വെളിച്ചത്തെ വയ്ക്കാനേ പറ്റൂ. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. ചിന്തിക്കാതെ പറയുന്നതാണ് അജ്ഞാനത്തെ നശിപ്പിച്ചെന്നുള്ളത്. അങ്ങനെ പറയാം, നമുക്ക് ചിന്തിക്കാതെ പറയാം അജ്ഞാനം നശിച്ചുപോയി. ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് അജ്ഞാനം നാശമുള്ള വസ്തുവല്ല, അത് ഭാവവസ്തുവല്ല, അത് കേവലം ജ്ഞാനാഭാവമാണ്. അവിടെ ജ്ഞാനം കടന്നു വന്നു. നമ്മുടെ അനുഭവം അങ്ങനെയാണ്. എനിക്കൊരു വസ്തുവിനെ കുറിച്ച് അറിവില്ലായിരുന്നു. അവിടേക്ക് അറിവ് കടന്നു വരുന്നു, അറിവില്ലായിരുന്നു. അറിയും. ഇപ്പോൾ നീ അറിയുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ അറിഞ്ഞു. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ എന്തിനാണ് നശിപ്പിച്ചത്? ആരും ഒന്നിനെയും നശിപ്പിച്ചില്ല. അറിവില്ലായ്മയ്ക്ക് പകരം അറിവ് കടന്നു വന്നു, അത്രയേ ഉള്ളൂ. അതിവിടെ പറയുന്ന എന്താണോ ജ്യോതിസ് എന്ന് പറയുമ്പോൾ അത് ഇരുളിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. ഇരുളിനെ നശിപ്പിക്കുന്ന ഒന്നെന്ന് പറയുന്നത് ഭൗതികമായ ജ്യോതിസാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് ആധ്യാത്മികമായി വളരെ പ്രയോജനപ്പെടും. ആ തത്വഗ്രഹണത്തിൽ അത് ഇരുളും വെളിച്ചവും തമ്മിലുള്ള ആ ബന്ധം, ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒന്നാണ്. വളരെ സഹായിക്കുക മാത്രമെന്നുള്ള വളരെ അനായസമായി എന്താണ് തത്വബോധം എന്നുള്ളത് ഗ്രഹിക്കാൻ സഹായിക്കും. മറിച്ച് അതിനൊരു ഭാവപദാർത്ഥമാണ്, അങ്ങനെയെല്ലാം ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് തത്വജ്ഞാനം പരമാർത്ഥ ജ്ഞാനം എന്നുള്ളത് പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇവിടെ ജ്യോതിസ് എന്ന് പറയുന്നത് ബാഹ്യ ജ്യോതിസാണ്, ഇരുളിനെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത്. ശിഷ്യ ശാന്തി ശാന്തി.